ശ്രീമദ്ഭഗവത്ഗീത 15 അധ്യായം 20 ശ്ലോകം. അവസാനത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാനഖ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കർതൃത്വേശ്ച ഭാരത. ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. എന്റെ ഭാഷ്യം എന്റെ അവസാന ഭാഗം ഇതം മുക്തം കഥിതം മയാ ഹേ അനഖ അപാപ ഏത ശാസ്ത്രം യഥാദർശിതാർത്ഥം ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് ഭവേത് നാന്യഥ കൃതകൃത്യശ്ച ഭാരത. കൃതം കൃത്യം കർത്തവ്യം ഏന സകൃതകൃത്യഃ. അകൃതകൃത്യനാക അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. കർത്തവ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞവനായി തീരുന്നു, അതാണ് ഇതിന്റെ ഫലം. അടുത്ത് പറയുന്നു, വിശിഷ്ട ജന്മപ്രസൂതേന ബ്രാഹ്മണേന യത് കർത്തവ്യം തത്സർവം ഭഗവത് തത്വേ വിദിതേ കൃതം ഭവേത് ഇത്യർത്ഥ. അവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു, വിശിഷ്ട ജന്മപ്രസൂതേന ബ്രാഹ്മണേന. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വിശിഷ്ടമായ ജന്മമാണ്. ആ വിശിഷ്ട ജന്മത്തിൽ ജനിച്ച ബ്രാഹ്മണൻ എന്നുവെച്ചാൽ ജന്മത്തിലൂടെ തന്നെ ബ്രാഹ്മണനായവൻ എന്നർത്ഥം. അല്ലാതെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ കർമ്മം കൊണ്ടുള്ള ബ്രാഹ്മണനല്ല ഇവിടെ ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത്, ജന്മം കൊണ്ട്. അതാണ് വിശിഷ്ടമായ ജന്മത്തിലൂടെ പ്രസൂതനായവൻ, ജന്മത്തിലൂടെ തന്നെ ബ്രാഹ്മണനായവൻ. അപ്പോൾ ജന്മത്തിലൂടെയുള്ള ആ ബ്രാഹ്മണ്യത്തിന് എന്താണ്? അത് വളരെ വിശിഷ്ടമാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ബ്രാഹ്മണൻ എന്നാൽ യത് കർത്തവ്യം, അങ്ങനെയുള്ള ബ്രാഹ്മണന്റെ കർത്തവ്യ കർമ്മം തസർവം അതെല്ലാം എന്താണോ ഭഗവത് തത്വവിദ്യതെ കൃതം ഭവേ. ഓ, മനുഷ്യ ജന്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണൻ തന്നെ ജന്മം കൊണ്ട് തന്നെ ഒരു തന്നെ ബ്രാഹ്മണനായി കഴിഞ്ഞാൽ അത് വളരെ വിശിഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണന് ചെയ്യാവുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അഗ്നിഹോത്രാദി വൈദിക കർമ്മങ്ങൾ ഉദ്ദേശിച്ച പറയുന്നു. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വര തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ചെയ്തതായി കഴിഞ്ഞു, അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ അവനെ സംബന്ധിച്ച് നിഷ്ഫലമായി ഭവിക്കുന്നു എന്നാണ്. അപ്പോൾ പിന്നെ മറ്റ് മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ എന്നാണ്. അത് പ്രത്യേകം എന്തുകൊണ്ടങ്ങനെ വിശിഷ്ട ജന്മത്തിൽ ജനിച്ച ബ്രാഹ്മണൻ എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം പ്രത്യേകിച്ച് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിലും മറ്റും ഈ വൈദികമായ കർമ്മങ്ങൾ, അതിലും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ, അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ബ്രാഹ്മണ വംശത്തിൽ ജനിച്ചവന് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. മറ്റ് ക്ഷത്രിയാദി ചാതുർവർണ്ണയത്തിൽ മറ്റുള്ളവർക്ക് അതിന് തുല്യമായ അവകാശം ഉണ്ടായിരുന്നില്ല. ക്ഷത്രിയനും വൈശ്യൻ വരെ വേദാധ്യയനത്തിനും മറ്റും അവകാശമുണ്ടായിരുന്നെങ്കിലും അതും എല്ലാ സ്ഥലത്തും അംഗീകരിച്ചിരുന്നില്ല. മുഖ്യമായിട്ടും വേദാധ്യയനം, യജനം, യാചനം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ബ്രാഹ്മണന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. അങ്ങനെയുള്ള ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണനെന്ന്, ആ ബ്രാഹ്മണ്യം ജന്മം കൊണ്ടാണെന്നുള്ള പക്ഷക്കാരനാണ് ശങ്കരാചാര്യർ. നമ്മൾ സാധാരണ കരുതി വരുന്നത് പോലെ എന്താണ് കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം ശ്രദ്ധിക്കുന്നത് എന്നുള്ള പക്ഷം ശങ്കരാചാര്യർക്ക് ഉണ്ടായിരുന്നില്ല. അത് ആചാര്യസ്വാമികൾ ആവർത്തിച്ച് ആവർത്തിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് അത് വ്യക്തമായി പറഞ്ഞു, വിശിഷ്ട ജന്മപ്രസൂതൻ എന്നുള്ള ആ വാക്കിന് വേറൊരു തരത്തിലും വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനും വ്യാഖ്യാനിച്ച് ശങ്കരാചാര്യരെ രക്ഷപ്പെടുത്തിയെന്ന്, പക്ഷെ നിവൃത്തിയില്ല. ശങ്കരാചാര്യ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വിശിഷ്ട ജന്മപ്രസൂതയാണ്. അപ്പോൾ ജന്മനാൽ ബ്രാഹ്മണനായവൻ എന്നല്ലാതെ ഇതിന് വേറൊരർത്ഥം പറയാനൊക്കത്തില്ല. അത് ശങ്കരാചാര്യരുടെ ഒരു ദൃഢമായ വിശ്വാസമാണ്. ഇത് കൂടുതലും ശാസ്ത്രപ്രമാണം എന്നുള്ളതിലുപരി വിശ്വാസമാണ്. കാരണം ഇത് ബ്രാഹ്മണ്യം തുടങ്ങിയ കാര്യങ്ങൾ അത് ജന്മം കൊണ്ടാണോ കർമ്മം കൊണ്ടാണോ എന്നൊരു തർക്കം വന്നു കഴിഞ്ഞാൽ രണ്ടിനും അനുകൂലമായ പ്രമാണങ്ങളുണ്ട്. ജന്മം കൊണ്ടാണെന്ന് സമർത്ഥിക്കുന്നതിനുള്ള പ്രമാണങ്ങൾ ശ്രുതിയിലും സ്മൃതിയിലും എല്ലാം ഉണ്ട്. അല്ലാതെ കർമ്മം കൊണ്ടാണെന്ന് സമർത്ഥിക്കുന്നതിനും ധാരാളം പ്രമാണങ്ങളുണ്ട്. മഹാഭാരതത്തിനും മറ്റും അതിനെ കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ വരുന്നുണ്ട്. ഇതാരെ എങ്ങനെ തീരുമാനിക്കും? ഈ രണ്ട് പക്ഷം ഉണ്ടായിരുന്നു, പിന്നെ ഒരളേത് പക്ഷം സ്വീകരിക്കും, അത് പിന്നെ അവരവരുടെ ഇഷ്ടം. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരവരുടെ വിശ്വാസമാണ്. അതിനപ്പുറം ശാസ്ത്രമെല്ലാം എപ്പോഴും എല്ലാ ശാസ്ത്രവും മനുഷ്യന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. അല്ല, ശാസ്ത്രത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെയാണെന്നൊന്നുമില്ല. ശാസ്ത്രത്തിൽ ഒരാൾക്ക് അയാളുടെ താല്പര്യങ്ങളനുസരിച്ച് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കും എന്നാൽ ചെയ്യാം. അപ്പോൾ ശങ്കരാചാര്യർ ഈ ജന്മന ജാതി പക്ഷക്കാരനായിരുന്നു. അതുകൊണ്ട് എവിടെയെല്ലാം അവസരം കിട്ടുമോ അവിടെയെല്ലാം അത് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും. മുമ്പും ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും വലിയൊരു അദ്വൈത തത്വത്തെ പറഞ്ഞ ശങ്കരാചാര്യർ എങ്ങനെ അങ്ങനെ ഒരു സങ്കുചിതമായ, അതായത് മനുഷ്യരെ തന്നെ ചിലർ ജനനാൽ ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠന്മാരാണ്, ചിലർ ജന്മം കൊണ്ട് തന്നെ നീചന്മാരാണ് എന്നുള്ള ഒരു പക്ഷത്തെ എങ്ങനെ ശങ്കരാചാര്യർക്ക് സ്വീകരിക്കാൻ പറ്റി? അപ്പോൾ അങ്ങനെ ശങ്കരാചാര്യർ സ്വീകരിച്ചു എന്ന് കരുതുന്നത് ശങ്കരാചാര്യർ മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ? അങ്ങനെയൊക്കെ പല മുറി വിദ്വാൻമാരും പറയാറുണ്ട്. ഞാനും ഒരു കാലത്ത് അങ്ങനെ തന്നെ ധരിച്ചിരുന്നത്. ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് ഈ ഭാഷയും മറ്റുമൊക്കെ പഠിച്ചപ്പോഴാണ് തലതിരിഞ്ഞു പോയത്. അതിനൊന്നും അക്കാര്യത്തിൽ ഞാനും ശങ്കരാചാര്യരുടെ പക്ഷെ ശങ്കരാചാര്യർ ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല എന്നുള്ള ധാരണക്കാരനായിരുന്നു. കാരണം അദ്വൈതം എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നെന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, അങ്ങനെ ഒരു സിദ്ധാന്തത്തെ പറഞ്ഞിട്ട് അതേ ആള് തന്നെ പറയുന്നു മനുഷ്യരിൽ തന്നെ ശ്രേഷ്ഠന്മാരും നീചന്മാരും ജന്മന ഉണ്ടാകുന്നു, ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ പൊരുത്തപ്പെടും. അത് പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്നു. എന്താണ്, ശങ്കരാചാര്യർ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. പോരാത്തതിന് എന്താണ് മനീഷാവഞ്ചകവും മറ്റു എഴുതിയ ആള് എങ്ങനെ മറിച്ച് പറയും? രണ്ടാലോസ്തു സതു ദുജോസ്തു ഗുരുത്യേഷ മനീഷാമമ എന്നെല്ലാം പറഞ്ഞു ഒരാളിങ്ങനെ തിരിച്ചു പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഭാഷയും പ്രത്യേകിച്ചും ഈ പ്രസ്ഥാനത്തിലെ ഭാഷയത്തിന്റെ വെളിച്ചത്തിൽ അതെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആദ്യം മനസ്സിലാകുമ്പോൾ അവിടെ ശങ്കരാചാര്യരുടെ പക്ഷം വളരെ വ്യക്തമാണ്. ശങ്കരാചാര്യർ ഒരു കാരണവശാലും ഈ കർമ്മം കൊണ്ടുള്ള വർണ്ണത്തെ അംഗീകരിക്കുന്നില്ല, ജന്മം കൊണ്ടേ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ വന്നു? അതിന് കാരണം അന്നത്തെ കാലത്തിന്റെ സ്വാധീനം, അതേ പറയാൻ പറ്റും. മാത്രമല്ല മോക്ഷത്തിന് പോലും ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ കർശനമായി പരിപാലിച്ചാലേ മനുഷ്യന് മോക്ഷത്തിന് വരെ അർഹതയുള്ളൂ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ജാതുർവർണ്ണി എന്ന് പറയുമ്പോൾ ജന്മം കൊണ്ടുള്ള. അപ്പോൾ അങ്ങനെ കർശനമായി പറയാൻ ശങ്കരാചാര്യ പ്രേരിപ്പിച്ചത് പ്രധാനമായിട്ടും അന്നത്തെ സ്മൃതികളായിരുന്നു. മനുസ്മൃതി, ഗൗതമ സ്മൃതി പോലെയുള്ള സ്മൃതികാരന്മാരുടെ അഭിപ്രായം. അവിടെ ശങ്കരാചാര്യ ഒരു ശ്രൗതൻ എന്നുള്ള കൂടുതൽ സ്മാർത്തനാണ്. അതായത് അത്തരം കാര്യങ്ങൾ കൂടുതൽ സ്മൃതിയെയാണ് കൂടുതൽ പ്രമാണമായി സ്വീകരിച്ചത്. അപ്പോൾ സ്മൃതികളിൽ അങ്ങനെ കർശനമായി പറഞ്ഞിട്ടുണ്ട് പലരും. അതായത് ഇന്നത്തെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത ഒരുപാട് നിയമങ്ങൾ പഴയ സ്മൃതികളിൽ ഉണ്ടായിരുന്നു. ശങ്കരാചാര്യരുടെ കാലത്തുണ്ടായിരുന്ന സ്മൃതികൾ, അതാണ് ബ്രഹ്മസൂത്രത്തിൽ മറ്റും ശങ്കരാചാര്യർ ധരിച്ചിട്ടുള്ളത്. ആ സ്മൃതികളിൽ ഇങ്ങനെയുള്ള അസമത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അസമത്വം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ദൃഷ്ടിയിലാണ്. നമ്മൾ ശങ്കരാചാര്യന് ശേഷം ഒരു 10,000 വർഷത്തിന് ശേഷം ജീവിച്ചിരുന്ന് നമ്മുടെ ചുറ്റുപാടുകൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അസമത്വമാണ്. പക്ഷേ ശങ്കരാചാര്യ കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമായിരുന്നു എന്നാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ധരിച്ചു? സർവജ്ഞനായ ഉടൻ ചോദ്യം, സർവജ്ഞനായ ഒരാൾ ശങ്കരാചാര്യ പോലെയുള്ള ആള് ഭാവിയെ കാണണ്ടേ, ഭാവി കൂടെ കണ്ടുകൊണ്ട് അത്തരം ദോഷങ്ങളെല്ലാം തന്റെ ദീർഘദർശനത്തിലൂടെ ഒഴിവാക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആർക്കും സർവജ്ഞത്വമൊന്നും സാധ്യമല്ല, സർവജ്ഞൻ ഈശ്വരന് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് ഭാവിയിൽ ഇങ്ങനെയൊക്കെ മാറ്റം വരുമെന്നും മനുഷ്യൻ ഇതെല്ലാം അസമത്വമാണെന്ന് പറയും എന്നുള്ള ഒരു ദീർഘദീക്ഷ വീക്ഷണ ശങ്കരായർക്കില്ലാതെ പോയി എന്ന് വളരെ ഖേദത്തോടുകൂടി പറയേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ആ വ്യവസ്ഥിതിയെ, മനുഷ്യരിലെ അസമത്വത്തെ ഉറപ്പിക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയെ പിന്നെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചത്. അത് പക്ഷേ അങ്ങനെയാണെങ്കിലും അതിന് രണ്ട് പക്ഷമുണ്ട്. പൊതുവെ എല്ലാവരുമല്ല, ഇന്നും അതിന് തെളിവാണ് ഈ ശങ്കരാചാര്യരുടെ പരമ്പരകളിൽ എല്ലായിടത്തും എല്ലാ മഠങ്ങളിലും ഇന്നും ആ ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ, അതിനുള്ള ഈ അസമത്വത്തെയൊക്കെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് എല്ലായിടത്തും ഉള്ളത്. അതവിടെ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിന് അവരെ കുറ്റം പറയാൻ പാടില്ല, കാരണം ശങ്കരാചാര്യർ അതിനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർക്കതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവിനെ നിഷേധിക്കുന്നതാകും. പക്ഷേ ആ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരൊരിക്കലും അതിന് തയ്യാറാകത്തില്ല. അതുകൊണ്ട് ഈ ശങ്കര സമ്പ്രദായത്തിൽ ശങ്കര മഠങ്ങളിൽ എല്ലാം ഇന്നും കർശനമായിട്ടും ആ ചാതുർവർണ്ണ്യത്തിന് അത്രയും ഇത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവർക്ക് സന്യാസം ആകാമെന്ന് പറയുന്നുണ്ടെങ്കിലും സ്ത്രീക്കൊരു കാരണവശാലും സന്യാസം പാടില്ല. ആത്മീയത ആകാം, അടുക്കളയിൽ ഇരുന്നുകൊണ്ടുള്ള ആത്മീയത അതിൽ കവിഞ്ഞ് സ്ത്രീക്കൊരു കാരണവശാലും ആത്മീയത പാടില്ല എന്നുള്ള ദൃഢമായ പക്ഷക്കാരാണ് അവര്. അതുകൊണ്ട് ഒരു സ്ത്രീ സന്യാസം സ്വീകരിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ കണ്ണടച്ചുകൊണ്ട് പറയും നരകത്തിൽ പോകും എന്ന് പറയും. അത് ആരോടുള്ള വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല, അവരുടെ വിശ്വാസം കൊണ്ട് പറയുന്നതാണ്. കാരണം സ്മൃതികളിലെല്ലാം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ശങ്കരാചാര്യരും അത് പറഞ്ഞിരിക്കുന്നു. ഗീതയിലൊക്കെ അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ വരും, അതൊന്നും പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. പക്ഷേ ശങ്കരാചാര്യർ പറഞ്ഞെന്തോ അതേ സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ശങ്കര മഠങ്ങളിലെല്ലാം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർക്ക് മാത്രമേ സന്യാസം കൊടുക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് സന്യാസം കൊടുക്കത്തില്ല. അതൊക്കെ ഈ സമ്പ്രദായം അനുസരിച്ചാണ്. അപ്പോൾ ഇനി ഇതൊന്നും വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റത്തുമില്ല. കാരണം വ്യാഖ്യാനിക്കാം, ധൈര്യമുണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാം, സംസ്കൃതം പഠിക്കാതെ ഇരിക്കാം, രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ തരത്തിലും വ്യാഖ്യാനിക്കാം. വിശിഷ്ട ജന്മപ്രസൂത ഇതിനെല്ലാം മലയാളം അർത്ഥം കൊടുക്കണം. വിശിഷ്ട ജന്മ പ്രസൂത എന്നൊക്കെ ഉള്ളതിന് മലയാളം അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേറെ വ്യാഖ്യാനിക്കാം. പക്ഷെ സംസ്കൃതം പഠിച്ചവരായിരിക്കരുത്. അല്ല, സംസ്കൃതമാണെങ്കിൽ ഇതിന് വേറെ അർത്ഥം പറയാൻ പറ്റത്തില്ല. വിശിഷ്ടമായ ബ്രാഹ്മണ ജന്മത്തിൽ ജനിച്ചവനെന്നല്ല വേറെ അർത്ഥം ഇതിന് സംസ്കൃത ഭാഷയിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവനാണ് ബ്രാഹ്മണൻ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇതിന് ദുഃഖമോ പ്രയാസമോ ഒക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം സഹിക്കുക, ക്ഷമിക്കുക, അല്ല വേറെ ഒരു നിവൃത്തി. പക്ഷെ ഇതും പറഞ്ഞുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് വാങ്ങും. അതുകൊണ്ട് അവിടെയെങ്കിലും പോകുമ്പോൾ ആരും പറയരുത് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടത്. കാരണം ഇന്നും അവിടെ ഇത് കർശനമായി നിലനിൽക്കുകയാണ്. ഇന്നും എല്ലാ പ്രത്യേകിച്ചും അത് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ശങ്കര പരമ്പരയിലാണ് ഇന്നും മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം സന്യാസം അല്ലെങ്കിൽ ദീക്ഷ മുതലായ കാര്യങ്ങൾക്ക് ചെന്നു കഴിഞ്ഞാൽ അവർ ജാതി ചോദിക്കും. ജാതിയിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗത്തിൽപ്പെട്ടാലേ അവിടെ നിന്ന് ദീക്ഷയും മറ്റും കൊടുക്കത്തുള്ളൂ. അല്ലാതെ കൊടുക്കുന്നവരുണ്ട്. വടക്കേന്ത്യയിലെ സ്ത്രീകൾക്ക് സന്യാസം കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അതൊക്കെ അതിൽ നിന്ന് കുറച്ച് പുരോഗമനമായി ചിന്തിക്കുന്നവരാണ്. അവരെ മറ്റുള്ളവർ യാഥാസ്ഥികന്മാരൊന്നും അംഗീകരിക്കത്തുമില്ല. അവരെ എല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ്, അവരെല്ലാം നരകത്തിൽ പോകുന്നു. അവരുടെ വിശ്വാസം അതൊരു വിശ്വാസമാണ്. ഇവിടുത്തെ ഒരു ചോദ്യം അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഉള്ളൊരു ചോദ്യമാണ്. അതായത് മറ്റ് മതങ്ങളിൽ അവതാരം സ്വീകരിക്കുന്നില്ല, സ്വീകരിച്ചാൽ തന്നെ എന്താണ് ഒരവതാരമേ ഉള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. അതായത് ഇപ്പൊ ക്രിസ്തുവിനെ ഒരു അവതാരമായിട്ട് അവർ സ്വീകരിക്കും, വേറെ അവതാരങ്ങൾ സ്വീകരിക്കത്തില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൈന്ദവമായ വിശ്വാസം പല അവതാരങ്ങളും സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പല അവതാരങ്ങളുടെ ഈ തത്വത്തെ മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമെന്നാണ്. അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്, എന്നെ കൊണ്ടെന്തായാലും കഴിയത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ വിശ്വാസങ്ങളെന്ന് പറയുന്നതിന് ആർക്കും മാറ്റാൻ ഒക്കത്തില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. കാരണം എന്നെ അദ്വൈതം പഠിപ്പിച്ചയാളിനോട് പറഞ്ഞത് എന്നെ പഠിപ്പിച്ചത് എന്താണ്, ബ്രാഹ്മണൻ ജന്മം കൊണ്ടാണ് കർമ്മം കൊണ്ടല്ല. പക്ഷെ എന്റെ വിശ്വാസം മറിച്ചാണ് കർമ്മം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരാളെ എങ്ങനെയൊക്കെ ബോധിപ്പിച്ചാലും അവരവരുടെ വിശ്വാസവും അവരുടെ വാസനകളെയും ഒന്നും മാറ്റാനൊക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും മതവിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്നു ഇവരവതാരമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതിനെ പല അവതാരങ്ങളാണ് എന്നൊന്നും സമർത്ഥിക്കാനും വിശ്വസിപ്പിക്കാനും യുക്തിയുണ്ടെന്നും സാധ്യമല്ല. അല്ലാതെ ഒരാളുടെ മനസ്സിൽ ഒരാൾക്ക് തോന്നുകയാണ്, അങ്ങനെയാണ് മറ്റു പല വിശ്വാസികളും ഹൈന്ദവ വിശ്വാസത്തെ സ്വീകരിക്കുന്നുണ്ട്, അതവരുടെ വിശ്വാസം. അതിൽ കവിഞ്ഞ് അതിന് അവർ ശാസ്ത്രത്തെ അനുസരിച്ചോ അല്ലെങ്കിൽ യുക്തി അനുസരിച്ചോ പ്രമാണങ്ങളെ അനുസരിച്ചോ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യന്റെ വിശ്വാസം അതാണ് ഇക്കാര്യങ്ങളിൽ മുഖ്യമായിരിക്കുന്നത്. അപ്പം വേറൊരാളെ നമ്മൾ ബലാൽ വിശ്വസിപ്പിക്കാൻ പോയാൽ നമ്മളങ്ങനെ ശ്രമിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ വിശ്വസിക്കണമെന്നില്ല. അവരുടെ ഉള്ളിൽ തോന്നിയാൽ അവർ വിശ്വസിക്കും, അല്ലെങ്കിൽ നിഷേധിക്കും. ഇതിപ്പോൾ മറ്റു മതക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, ഹിന്ദു മതത്തിൽ തന്നെ എല്ലാ വിഭാഗക്കാരും ഈ അവതാരങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. ഹിന്ദു മതത്തിൽ തന്നെ ഈ പൗരാണിക പരമ്പരയെ സ്വീകരിക്കുന്നവർ, കാരണം അവതാരങ്ങളെക്കുറിച്ച് പറയുന്നത് പുരാണങ്ങളിലാണ് വ്യക്തമായി പറയുന്നത്. അത് മറ്റ് വേദത്തിലോ ഉപനിഷത്തുകളിലോ അവിടെയൊന്നും അവതാരങ്ങളെക്കുറിച്ചൊന്നും സ്പഷ്ടമായി പറയുന്നില്ല. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വേദത്തെ എടുത്ത് നമുക്ക് വ്യാഖ്യാനിച്ച് അവതാരത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറയാം. അല്ല, സ്പഷ്ടമായി പറയുന്നില്ല. സ്പഷ്ടമായി പറയുന്നത് പുരാണങ്ങളിലാണ്, ഹിന്ദുമതത്തിൽ ഉള്ളത്. അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ പുരാണങ്ങളെയൊന്നും അംഗീകരിക്കുന്നില്ല. ആര്യസമാജത്തെ പോലെയുള്ളവർ മറ്റു പലരും അവരൊന്നും അംഗീകരിക്കുന്നില്ല, അവരിത്തരം അവതാരങ്ങളെയൊന്നും സ്വീകരിക്കുന്നില്ല. മനുഷ്യരിൽ മഹത്വമുള്ളവരുണ്ടെന്ന് അവർ അംഗീകരിക്കുന്നു, പക്ഷെ അവതാരത്തെ അവർ അംഗീകരിക്കുന്നില്ല. ഇനി ദാർശനികന്മാരെ തന്നെ അദ്വൈതം മറ്റെടുത്തു കഴിഞ്ഞാൽ അദ്വൈതത്തിൽ തന്നെ പല ചിന്താഗതിക്കാരുണ്ട്, എല്ലാവരും അവതാരത്തെ അംഗീകരിക്കുന്നില്ല. അദ്വൈതികളിൽ തന്നെ അവതാരം എന്ന് പറയുന്നത് അദ്വൈതത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞതിനെ നിഷേധിക്കുന്നവരുണ്ട്. അപ്പൊ അത്തരക്കാരെ തന്നെ നമുക്ക് ഈ ഹിന്ദുമതത്തിൽ തന്നെയുള്ള ആൾക്കാരെ തന്നെ നമുക്ക് ഈ അവതാരം പോലെയുള്ള തത്വങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ വിജയിച്ചെന്ന് വരത്തില്ല. അതൊരിടത്തെ വിശ്വാസമാണ്. അതുകൊണ്ട് ഹിന്ദുമതത്തിൽ അങ്ങനെ പല അവതാരങ്ങളെ വിശ്വസിക്കുന്നു എന്നല്ല, മറ്റു മതങ്ങളിലും ഒരു അവതാരത്തെങ്കിലും വിശ്വസിക്കുന്നവരുണ്ട്. ക്രിസ്തു മതക്കാർ ചിലപ്പോൾ ക്രിസ്തുവിനെ അവതാരമെന്ന് പറഞ്ഞിരിക്കും. അവർ ക്രിസ്തുവിനെ അവതാരമെന്ന് പറയുന്നു വാസ്തവത്തിൽ എനിക്കറിയത്തില്ല. ഒരു ക്രിസ്തുവിനെ ദൈവപുത്രനെന്നാണ് പറയുന്നു എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഹിന്ദുമതത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവം ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ഈശ്വരൻ തന്നെ മനുഷ്യനായി അവതരിച്ചു എന്നാണ്. ക്രിസ്തു മതത്തിൽ അങ്ങനെയല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അങ്ങനെ തൃത്വത്തെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുമതത്തിൽ പറയുന്ന തരത്തിലുള്ള അവതാരത്തെ മറ്റു മതങ്ങളൊന്നിനും അംഗീകരിക്കുന്നില്ല. ഇസ്ലാം മതത്തിലും ഒരു തരത്തിലും അവർ അവതാരത്തെ സ്വീകരിക്കുന്നില്ല. ഒരു നബിയെ ഒരു പ്രവാചകനായിട്ടേ സ്വീകരിക്കുന്നുള്ളൂ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവതാരമല്ല. അതുകൊണ്ട് മറ്റു മതങ്ങളിൽ ഹിന്ദുമതത്തിൽ സ്വീകരിക്കുന്നത് പോലെ അവതാരത്തെ അംഗീകരിക്കുന്നില്ല. ഹിന്ദുമതത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു അവതാര സങ്കല്പമുള്ളത്. അതും പൗരാണികന്മാരുടെ വിശ്വാസമാണ്, പുരാണത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വാദത്തിലൂടെ തർക്കത്തിലൂടെ ഒന്നും സ്ഥാപിക്കാനോ നിഷേധിക്കാനോ രണ്ട് ശ്രമിക്കുന്നതിന് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം മുഖ്യമായും വിശ്വാസത്തിലാണ്. ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം കേവല വിശ്വാസം മാത്രമല്ല, ഒരിക്കലും ആത്മീയത ശാസ്ത്രത്തിന്റെ ബലത്തിലോ അല്ലെങ്കിൽ യുക്തിയുടെ ബലത്തിലോ മറ്റ് പ്രമാണങ്ങളുടെ ബലത്തിലോ ഉറപ്പിച്ചിട്ടുള്ള ഒന്നല്ല ആത്മീയത. ഒരു മതത്തിലും ഒരു ധർമ്മത്തിലും ആത്മീയത ഇതൊന്നും കൊണ്ട് ഉറപ്പിച്ചിട്ടുള്ളതാണ്. ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, വിശ്വാസം. വിശ്വാസത്തിൽ നിൽക്കുന്നതാണ് അത്. ചോദിക്കും അദ്വൈതവും അങ്ങനെയാണോ? തീർച്ചയായിട്ടും അദ്വൈതവും വിശ്വാസത്തിലാണ്. പിന്നെ അതിൽ ഒന്നുകൂടി ചേർക്കാൻ എന്താണ്? സ്വാനുഭവം. വിശ്വാസവും സ്വാനുഭവവും ഇത് രണ്ടും മാത്രമേ ആത്മീയതയ്ക്ക് ആധാരമായിട്ടുള്ളൂ. അല്ലാതെ അതിൽ കവിഞ്ഞുള്ള ശാസ്ത്രമോ പ്രമാണങ്ങളോ യുക്തിയോ ഒന്നും കൊണ്ട് അത് പഴയ ശാസ്ത്രമായാലും ശരി പുതിയ ശാസ്ത്രമായാലും ശരി, എന്നുവെച്ചാൽ ആധുനിക സയൻസ് ആയാലും ശരി പ്രാചീന ശാസ്ത്രങ്ങളായാലും ശരി, ഇതൊന്നും കൊണ്ട് ഒരിക്കലും ആത്മീയതയെ നിലനിർത്താൻ പറ്റില്ല. ഇതൊന്നും ആത്മീയതയ്ക്ക് അടിസ്ഥാനമല്ല. കേവലം സ്വാനുഭവം, അതും വ്യക്തിനിഷ്ഠമായ അനുഭവം. ഇതാണ് ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. അത് സർവജനീനമായിട്ടുള്ള അനുഭവങ്ങളുമല്ല, കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളും വ്യക്തിനിഷ്ഠമായ വിശ്വാസം ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ പലരും അങ്ങനെ അല്ലാന്ന് ധരിച്ചിട്ട് സയൻസ് കൊണ്ടും ശാസ്ത്രങ്ങൾ കൊണ്ടുമൊക്കെ ഇതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് ഒന്നും പരിപൂർണമായി ഒരിക്കലും വിജയത്തിലെത്തത്തില്ല. ചിലർ ചോദിക്കും അദ്വൈതം അങ്ങനെയാണോ? കേവലം സ്വാനുഭവവും വിശ്വാസവുമാണോ? തീർച്ചയായിട്ടും. കാരണം അദ്വൈതത്തിന്റെ ചർച്ചകൾ ഇങ്ങനെ ഭാഷ്യത്തിൽ തന്നെ നമുക്ക് കാണാം. അതിങ്ങനെ വളരെ ഗൗരവമായി പോവുകയും കൂടുതൽ യുക്തിയുടെ തലങ്ങളെ അവലംബിക്കുകയും ചെയ്യുമ്പോൾ ഭാഷ്യകാരൻ തന്നെ പെട്ടെന്ന് പറയും ഇതി ശ്രദ്ധേഹേ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ വയ്യ, പിന്നെ ഞാൻ ശ്രുതിയെ അവലംബിക്കുകയാണ്, പിന്നെ ശ്രുതിയെ എടുക്കുകയാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണോ? ശ്രുതിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ സ്വീകരിക്കുക. ശ്രുതി സ്വതപ്രമാണമാണ്. ശ്രുതി സ്വതപ്രമാണം എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസമാണ്. ഒരു കാര്യത്തെ ശ്രുതി പറഞ്ഞതുകൊണ്ട് സ്വീകരിക്കുക. എന്തുകൊണ്ടതിന് സ്വീകരിക്കുന്നത്? അതിനെന്ത് യുക്തി എന്നൊന്നും ചോദിക്കാൻ പാടില്ല. വേദത്തിൽ പറഞ്ഞതുകൊണ്ട് അത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? വേദത്തെ സ്വതപ്രമാണമായിട്ടും ഈശ്വര പ്രവക്തമായിട്ടും വിശ്വസിക്കുന്നവനെ അത് പറ്റും. അതുകൊണ്ടാണ് ചാർവാകനും മറ്റും തള്ളിക്കളയുന്നു. അവർ പറയും ഇത് ധൂർത്തന്മാരുണ്ടാക്കി വെച്ചാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അത് എന്താണ്? ഞങ്ങൾക്കൊരിക്കലും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ വേദത്തെ തള്ളിക്കളയും. അതിനകത്ത് യുക്തിയില്ല എന്ന് പറഞ്ഞവർ തള്ളും. വേദത്തിനും മറ്റും ഒരുപാട് യുക്തിയുണ്ടെന്ന് പറഞ്ഞ് സമർത്ഥിക്കാനൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ യുക്തിയൊക്കെ ഒരു പരിധിയുണ്ട് യുക്തിക്ക്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യരും പറയും ബ്രഹ്മസൂത്രത്തിൽ, അങ്ങനെ നിങ്ങൾക്ക് യുക്തിയെ സ്വീകരിക്കാം, ശ്രുതി അനുസാരിയായിട്ടുള്ള യുക്തിയെ സ്വീകരിക്കാം. ശ്രുതിയെ പിന്തുടരുന്ന യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തി ചെന്ന് ശ്രുതിയിൽ മുട്ടി നിൽക്കും. അപ്പോൾ അവസാനം ശ്രുതിയെ പറയും. അതുകൊണ്ട് ശങ്കരാചാര്യനെ കുറിച്ച് പറയും എന്താണ്? ശ്രുതി ശരണനാണ് എന്ന് പറയും. ശ്രുതിയെ തന്നെ അവസാനത്തെ അവലംബമായി സ്വീകരിക്കുന്നു, വേദത്തെ അവസാനത്തെ അവലംബമായി സ്വീകരിക്കുന്നു. അത് പിന്നീട് അവിടെ വരുമ്പം കേവലം വിശ്വാസത്തിനെ പ്രസക്തിയുള്ളൂ. നമ്മൾ പറയണൊന്ന് സ്വതപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയും, നമ്മളതിനെ അംഗീകരിക്കുന്നത് കേവല വാക്കിനെ മാത്രം ആശ്രയിച്ച്, അതിനപ്പുറം പിന്നെ അതിന് വേറൊന്നും പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല. അതാണ് സ്വതപ്രമാണം. അപ്പൊ ആ സ്വതപ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യന്റെ മുമ്പോട്ട് നീങ്ങുന്നു. അതുകൊണ്ടാണ് യുക്തിക്ക് ഉത്തരം മുട്ടുന്ന സ്ഥലത്തെല്ലാം അവര് സ്വാമികൾ പറയും ഇത് ശ്രുതേഹി, അത് ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്ന്. ശ്രുതി പറഞ്ഞ എന്താണെന്ന് നോക്കുമ്പോഴോ, ശ്രുതി വ്യാഖ്യാനിച്ചാൽ പല ആചാര്യന്മാരും പലതരത്തിലാവും. പിന്നെ ഏത് ആചാര്യന്റെ വ്യാഖ്യാനമാണ് ശരി, വീണ്ടും വിശ്വാസത്തിലേക്കും സ്വാനുഭവത്തിലേക്കും വരും. അപ്പൊ അവനവന്റെ അനുഭവം, അവനവന്റെ വിശ്വാസം, ഇത് മാത്രമേ ആത്മീയതയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളൂ, മറ്റൊന്നും ഇല്ല. അതുകൊണ്ട് ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രുതി ഭക്തന് സ്മൃതി ഭക്തനുമായിരുന്നു. മനുനായുദുക്തം തദ്ഭക്ഷ്യം, മനു എന്ത് പറഞ്ഞോ അതിൽ പിന്നെ ചെകഞ്ഞൊന്നും നോക്കാൻ പാടില്ല. നമ്മളെല്ലാം ചിന്തിക്കുന്നത് പോലെ മറിച്ച് ചിന്തിക്കാൻ പാടില്ല. മനു എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കും. മനസ്മൃതി എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനാണെങ്കിൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനെ പണ്ട് ചുട്ടുകളഞ്ഞത്. ഒരുപാട് അനാവശ്യമായ കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുമുണ്ട്, പക്ഷെ അത് കൂടുതൽ അനാവശ്യമായ കാര്യങ്ങൾ അത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇതിനെ പൂർണ്ണമായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസമത്വങ്ങളെ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അത് മനു പറഞ്ഞതുകൊണ്ട് മാത്രം അംഗീകരിക്കുക എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നവരാണ് ഈ സനാതന സമ്പ്രദായികൾ എല്ലാം. ആധുനികന്മാരായ ആചാര്യന്മാരാണ് ഇതിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ദയാനന്ദ സ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ, അങ്ങനെയൊക്കെയുള്ളവരുടെ കാലം വന്നപ്പോഴാണ് ഇതൊന്നും ശരിയല്ല ഇത് പറയുന്നതൊക്കെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ പ്രാചീന കാലത്തും പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം അടിച്ചൊതുക്കിയിട്ടുണ്ട്. ബുദ്ധൻ ചോദ്യം ചെയ്തയാളാണ്, ബുദ്ധൻ ഇതൊന്നും അംഗീകരിച്ചില്ല. ഈ അനാവശ്യങ്ങൾ ഇതിനകത്ത് ഒരുപാടുള്ളത് കൊണ്ടാണ് വേദത്തെ പോലെ സ്വീകരിക്കാതിരുന്നത്. കാരണം ബുദ്ധൻ ജീവകാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ വേദത്തെയും സ്മൃതികളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ജീവകാരുണ്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്ന് ബുദ്ധൻ മനസ്സിലായി. അതുകൊണ്ട് ബുദ്ധൻ അതിനെല്ലാം നിഷേധിച്ചു. ബുദ്ധൻ സ്പഷ്ടമായിട്ട് നിഷേധിക്കുന്ന വാക്കുകളൊന്നും പറഞ്ഞില്ലെങ്കിലും ബൗദ്ധന്മാർ, ബുദ്ധന്റെ അനുയായികൾ അതിനെല്ലാം പൂർണ്ണമായിട്ടും നിഷേധിച്ചു. കാരണം അല്ലെങ്കിൽ മനുഷ്യ ജീവകാരുണ്യത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. വേദത്തിലൊക്കെ അതിന് അനുകൂലമായ വാക്യങ്ങളുണ്ട്, പക്ഷേ പ്രതികൂലമായ വാക്യങ്ങളാണ് ഇവരെല്ലാം പ്രമാണമായി സ്വീകരിച്ചത്. അതിനുള്ള ഒരു സമാധാനമേ നമുക്ക് പറയാൻ പറ്റൂ, ആ കാലത്തിന്റെ സ്വാധീനം. ആ കാലത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ആർക്കും മുക്തനാകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പിന്നീട് ആധുനികന്മാരായിട്ടുള്ള വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള പറഞ്ഞ എന്താണ് ഇതെല്ലാം കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത്. പഴയ രീതിയിൽ ഇത് വ്യാഖ്യാനിച്ചാൽ ഇതെല്ലാം കാലഹരണപ്പെട്ടു. അപ്പോൾ കാലോചിതമായ രീതിയിൽ ഇതിനൊക്കെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വേണം. ഇതെല്ലാം മനുഷ്യന് ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ വേണം. അല്ലാതെ നമ്മൾ പണ്ട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളെയും സാധൂകരിക്കാനോ ന്യായീകരിക്കാനോ ഒക്കെ ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ഇതിനെയൊക്കെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് വിവരമുള്ള മനുഷ്യരുടെ മുമ്പിൽ വൃഢികളായിത്തീരും. അതെല്ലാം പാഴ്ശ്രമങ്ങളാണ്. അതുകൊണ്ട് ഉള്ളതിനെ ഉള്ളതുപോലെ പറയുക. നമുക്ക് പ്രത്യേകിച്ച് ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും ഒരുമ്പെടേണ്ട കാര്യമില്ല. വസ്തുതകൾ ഇതൊക്കെയാണ്. അതാണ് ശങ്കരാചാര്യനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് ശരിയെന്ന് തോന്നിയ പറഞ്ഞു. ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് അത് നിരക്കാത്തതായിരിക്കും. പറഞ്ഞല്ലോ, അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. ആ ന്യായമനുസരിച്ച് എന്ത് ചെയ്തു ശങ്കരാചാര്യർ പറഞ്ഞു. പക്ഷെ അത് നമുക്ക് പലതൊന്നും സ്വീകാര്യമല്ലാതെ വന്നു, മനുഷ്യർക്ക് സ്വീകാര്യം അല്ലാതെ വന്നു. അപ്പോൾ ഒരു അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോടുള്ള എല്ലാ ആദരവും ബഹുമാനവും മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറ്റിയ പെശകുകൾ അത് പറയുന്നുകൊണ്ട് ഒരു ദോഷമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണിത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെ പല അബദ്ധങ്ങളും ശങ്കരാചാര്യർക്ക് പറ്റിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഇത്തരം പല അന്ധവിശ്വാസങ്ങൾ, അത് ഭാഷയും മറ്റും പഠിക്കുമ്പോൾ മനസ്സിലാകും. പല അന്ധവിശ്വാസങ്ങളെയും ആചാര്യസ്വാമികൾ ശരിയാണെന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയുണ്ട്, അത് നമ്മൾ പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതിന് ഒരാളുടെ വിശ്വാസത്തെ വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ശങ്കരാചാര്യരെ ചോദ്യം ചെയ്യുകയല്ല, ശങ്കരാചാര്യരുടെ വിശ്വാസമാണ്. പക്ഷെ അത് നമ്മുടെ വിശ്വാസത്തിനോട് പൊരുത്തപ്പെടുന്നില്ല. പൊരുത്തപ്പെടാത്തതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയുന്നു. അത് കാലോചിതമല്ല. ഇന്നത്തെ നീതിക്കും ന്യായത്തിനും ഒന്നും യുക്തമായ കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതിനെ ദയവ് ചെയ്ത് വേറൊരു തരത്തിലും വ്യാഖ്യാനിക്കരുത്. വ്യാഖ്യാനിച്ചതിനെ ശങ്കരാചാര്യരെ രക്ഷിക്കാൻ ഇനി ആര് വിചാരിച്ചാലും കഴിയത്തില്ല. ഇനി ശങ്കരാചാര്യനെ വിചാരിച്ചാലും കഴിയത്തില്ല. ഇനി ശങ്കരാചാര്യനെ വന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് മാറ്റി വ്യാഖ്യാനിക്കാൻ നോക്കിയാലും നടക്കത്തില്ല. കാരണം ആ രീതിയിൽ ഇത് വ്യാപിച്ചു പോകും. ആദ്യന്തം ഭാഷ്യങ്ങളിൽ, ഭാഷ്യ പങ്ക്തികളുടെ ഇടയ്ക്കെല്ലാം ഇത് ഈ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ജന്മനാജാതി എന്നുള്ള ഒരു പക്ഷം, ആ ഇനി ഇതിനെക്കുറിച്ച് ഒരു പക്ഷം കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് പറയാം. ചിലർ പറയുന്നത് ഇതൊന്ന് ശങ്കരാചാര്യ ചെയ്തതല്ല, പിൽക്കാലത്ത് വന്ന ഏതോ ആൾക്കാർ ഇത് എല്ലാം തിരികെ കയറ്റിയതാണ്. വാസ്തവത്തിൽ ആദിശങ്കരൻ ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ഭാഷ്യം എഴുതിയ ശങ്കരൻ ഇതൊന്നും ചെയ്തില്ല. പിൽക്കാലത്ത് വന്ന ഏതോ ഒരാൾ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വരി എഴുതി ചേർത്താണെന്നാണ്. അതിന് സാറിന് പറയുന്ന പ്രക്ഷിപ്തം എന്നാണ്. ഈ പ്രക്ഷിപ്തം എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിലും മറ്റുമുണ്ട്. മഹാഭാരതത്തിലുണ്ട്, രാമായണത്തിലുണ്ട് പ്രക്ഷിപ്ത ഭാഗങ്ങളുണ്ട്. എന്തിനു, കാളിദാസ കൃതികളിൽ പോലും ഉണ്ട് പ്രക്ഷിപ്ത ഭാഗങ്ങൾ. കാളിദാസിന്റെ കൃതികൾ എടുത്തു കഴിഞ്ഞാൽ കുമാരസംഭവം തുടങ്ങി പല ഭാഗങ്ങളിലും ധാരാളം ശ്ലോകങ്ങളും പ്രക്ഷിപ്ത ശ്ലോകങ്ങളും. അത് പലരും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു പ്രക്ഷിപ്ത ഭാഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഉദാഹരണം മഹാഭാരതം. മഹാഭാരതത്തിന് വളരെ ശരിയായ ഒരു സംശോധന, ഒരു റിസർച്ച് വർക്ക് നടത്തി ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ നടത്തിയിട്ട് മഹാഭാരതത്തിന് ഒന്നവർ പരിശോധിച്ചിട്ട് അതിനൊന്ന് പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിയ എന്താണ്, മഹാഭാരതത്തിന് ഒരുപാട് പ്രക്ഷിപ്ത ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ അവരുടെ ആ പഠനം ശ്രദ്ധയോടുകൂടി വായിച്ചു പോകും, നമുക്കും തോന്നും ഇവർ പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ടങ്ങനെ വന്ന് കാരണം, അവർ അതെങ്ങനെയാണ് കണ്ടെത്തിയത്? അനേകം മന മഹാഭാരതത്തിന്റെ പ്രതികൾ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവർ ശേഖരിച്ചു, എല്ലാം ഒരു താരതമ്യ പഠനം നടത്തി. നടത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, പിൽക്കാലത്ത് വന്നിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളിൽ, താളിയോലകളിൽ എല്ലാം പുരാണകാലത്ത് ഇല്ലാതിരുന്ന പലതും കടന്നുകൂടിയിട്ടുണ്ട്. അത് മനുസ്മൃതിയിലുമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പാഠങ്ങൾ ഉള്ളതുകൊണ്ട് പിൽക്കാലത്ത് വന്നതിനെല്ലാം അവർ പ്രക്ഷിപ്തമായിട്ട് മാറ്റി ഏറ്റവും പ്രാചീനമെന്ന് തോന്നിയതിനെ അവിടെ പിന്നെ അവരുടെ ആ ഗവേഷണ മാനദണ്ഡങ്ങളെല്ലാം ഉപയോഗിച്ച് സ്വീകരിച്ചപ്പോൾ മഹാഭാരതത്തിൽ പല ഭാഗങ്ങളും അവർക്ക് തള്ളിക്കളയേണ്ടി വന്നു. അതിന് അനേക ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗമാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം. ആ ഭാഗം ഇല്ല എന്നാണ് അവർ കണ്ടെത്തിയത്. കാരണം പ്രാചീനമായ പ്രതികളൊന്നും അത് കാണുന്നില്ല. അതുപോലെ നിരവധി ഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രക്ഷിപ്തമാണെന്ന് പറയുന്നതിന് അവർ പറയുന്നതിലൊരു യുക്തിയുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാം. കാരണം അതില്ലാത്ത നിരവധി ഭാഗങ്ങളുള്ളപ്പോൾ പിൽക്കാലത്ത് വന്ന ഭാഗങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പ്രക്ഷിപ്തമാണ്. കാളിദാസ കൃതികളെക്കുറിച്ച് ഇതുപോലെ ഒരു ഇത് നടത്തി, രാമായണത്തെക്കുറിച്ച് നടത്തി. രാമായണത്തിന്റെ ഉത്തരാഖണ്ഡം പൂർണ്ണമായും പ്രക്ഷിപ്തമാണെന്ന് പറയുന്നുണ്ട് ഗവേഷകന്മാർ. അതിനെല്ലാം യുക്തിയുണ്ട്. പക്ഷേ ശാങ്കര ഭാഷ്യത്തിന് പ്രക്ഷിപ്തമെന്ന് പറയുന്നതിന് ആധാരമായിട്ട് ഒരു ഗ്രന്ഥവും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ഒരുപാട് പേര് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ശങ്കരഭാഷ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മറ്റ് ഈ മഹാഭാരതം പോലെയുള്ളതിൻ്റെ ആ വിദ്യാപരമ്പരയ്ക്ക് മുറിവ് സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഒരു കാലത്ത് മനുഷ്യര് മനഃപ്പാഠം ചെയ്ത് തലമുറ തലമുറകളായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ശങ്കരാചാര്യരുടെ ആ വിദ്യാ പരമ്പരയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് ശങ്കരാചാര്യർ തുടങ്ങി വെച്ച ആ വിദ്യാപ്രസ്ഥാനം ഇന്നും തുടർന്നു വരുന്നു. ആ പരമ്പരകൾ ശങ്കരാചാര്യ പരമ്പരകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവ് ശങ്കരാചാര്യന്മാർ തന്നെ. ശങ്കരാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിന് ഭാരതം മുഴുവൻ ഇതിന് പ്രചാരം കിട്ടി. അതിന് പ്രചാരം കിട്ടാൻ കാരണം ശങ്കരാചാര്യർ ഇതുമായിട്ട് വിദ്വത് സദസ്സുകളിൽ പോയി അവിടെ ഇത് അവതരിപ്പിച്ച് ചർച്ച നടത്തി മറ്റ് പണ്ഡിതന്മാരെയൊക്കെ പരാജയപ്പെടുത്തി അദ്വൈതത്തെ അവിടെ ഉറപ്പിച്ചാണ്. അതുകൊണ്ട് അന്ന് തന്നെ ഇത് വിദ്വാൻമാരുടെ ഇടയ്ക്ക് പ്രചരിച്ചു. ഇത് വ്യാപകമായ പ്രചാരം കിട്ടി. അത് അന്ന് തന്നെ രേഖപ്പെടുത്തി വെച്ചു, ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു. ഇന്നും അത് പകർത്തി എഴുതി പരമ്പരയായിട്ട് വരുന്നു. അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രാചീനമായ ശങ്കര ഭാഷ്യങ്ങളുടെ കയ്യെഴുത്ത് പ്രതികൾ ഞാൻ നേരത്തെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. കാരണം ഇത്തരം ഭാഗങ്ങളിൽ ഇനി എന്തെങ്കിലും പ്രക്ഷിപ്തമുണ്ടോ എന്നറിയാം. പ്രത്യേകിച്ചും അങ്ങനെ ഒരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ കണ്ടതായിട്ട് ഒരു ആചാര്യന്മാർ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് വേറെയും തെളിവുണ്ട്. കാരണം ശങ്കര പരമ്പരയിൽ വന്നിട്ടുള്ള പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ, മഹസൂന സരസ്വതി പോലെയുള്ള ആചാര്യന്മാർ ഈ ശങ്കരഭാഷ്യത്തിന്റെ വ്യാഖ്യാതാവ്, വ്യാഖ്യാനങ്ങൾ ആനന്ദഗിരി, പിന്നെ അതിന്റെ വ്യാഖ്യാനം മഹസൂന സരസ്വതി, അതിനെ അനുകൂലിച്ചും പ്രതികരിച്ചുള്ള വ്യാഖ്യാനം ശ്രീധരാചാര്യരുടെ വ്യാഖ്യാനം, അത് മാത്രമല്ല എന്തെങ്കിലും പ്രക്ഷിപ്ത ഭാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ശങ്കര ഭാഷ്യത്തെ ഖണ്ഡിക്കാൻ വേണ്ടി തന്നെ എഴുതിയ വ്യാഖ്യാനങ്ങളുണ്ട്. മാധുവിന്റെ രാമാനുജന്റെയൊക്കെ വ്യാഖ്യാനം, അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ശരി ഈ ശങ്കരാചാര്യരുടെ ഈ ഭാഷ്യങ്ങളിലൊന്നും പ്രക്ഷിപ്തമല്ല എന്ന് മനസ്സിലാവും. വേറെ ആരും എഴുതി ചേർത്ത, അങ്ങനെ എഴുതി ചേർത്തായിരുന്നെങ്കിൽ മഹാഭാരതത്തിന്റെയും മറ്റും പല പ്രതികൾ കിട്ടിയതുപോലെ ഇതിന്റെയും പല പ്രതികൾ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാത്ത പ്രതികൾ കിട്ടിയാണ്. കാരണം ശങ്കരാചാര്യരുടെ കാലത്ത് തന്നെ ഇത് പ്രചരിച്ചു പോയതാണ് ഇവിടെ ഭാരതം മുഴുവൻ. അപ്പോൾ ഭാരതത്തിൽ മുഴുവൻ നടന്ന് ഇതിനെ തേടിപ്പിടിച്ച് ഇത് മുഴുവൻ തിരുത്തണമെങ്കിൽ അത് മനുഷ്യസാധ്യമായ കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തിരുത്താത്തത് നമുക്ക് അത് തുടർന്ന് വന്നനെ. പക്ഷേ ഇത് സർവത്ര ഏകരൂപത്തിലാണ്. വള്ളിപ്പള്ളി വിസർഗങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണും, ചിലയിടത്ത് ചില വാക്കുകൾ വിട്ടുപോയിരിക്കും, അങ്ങനെയുള്ള പാഠഭേദങ്ങളുണ്ടാകാം. പക്ഷേ ഒരിക്കലും ശങ്കരഭാഷ്യം പ്രക്ഷിപ്തമായിട്ട് കിട്ടിയിട്ടില്ല. ഞാനിതിനിങ്ങനെ അന്വേഷിച്ചു കിടന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ അവരടുത്ത് ഇങ്ങനെ ഇതൊന്നുമില്ലാത്ത ശങ്കരഭാഷ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു കേട്ടു. അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയി, പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനെയൊന്നും കാണാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഉണ്ടായിരുന്നെങ്കിലും ഏതെങ്കിലും നാല് മഠങ്ങളിലോ, മഠങ്ങളിൽ മാത്രമല്ല ഈ ശങ്കരഭാഷ്യം സന്യാസ പരമ്പരയിലൂടെയും ഗൃഹസ്ഥ പരമ്പരയിലൂടെയും പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഒരു സ്ഥലത്തും അങ്ങനെ പ്രക്ഷിപ്തമായ ഏതെങ്കിലും ഒരു വരി പോലും വിട്ട പാഠം കിട്ടാൻ പ്രയാസമാണ്. ഈ ശങ്കരഭാഷ്യത്തിന് പ്രസിദ്ധമായ വ്യാഖ്യാനങ്ങൾ ആനന്ദഗിരി തുടങ്ങി വരുന്ന വ്യാഖ്യാനം, വാചസ്പതി മിശ്രയുടെ ഭാമതി വ്യാഖ്യാനം, സുരേശ്വരാചാര്യരുടെ വാർത്തിക അതിനെ തുടർന്നു വരുന്ന വ്യാഖ്യാനങ്ങൾ, വിവരണം അതിനെ തുടർന്നു വരുന്ന വ്യാഖ്യാനങ്ങൾ, നിരവധി വ്യാഖ്യാനങ്ങൾ, ഒരായുസ് കൊണ്ട് വായിച്ചു തീരാൻ വയ്യാത്ത വ്യാഖ്യാനങ്ങൾ. ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഇത് പ്രക്ഷിപ്തമാണ് എന്ന് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയത്തില്ല. അത് പ്രാചീന കാലം തുടങ്ങി ഈ അടുത്ത കാലം വരെയുണ്ട്. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാർ തന്നെ നേരിട്ട് വ്യാഖ്യാനിക്കുന്നു ചെന്നാ പറയുന്നു. അപ്പോൾ ആരെങ്കിലും പിന്നെ ഇതിലെന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ മൂലകൃതിയിൽ തിരുത്തണം, പിന്നെ ഈ വ്യാഖ്യാനങ്ങളിലെല്ലാം തിരുത്തണം. അതൊരിക്കലും സാധ്യമല്ല. ഈ പറയുന്ന വിശിഷ്ട ജന്മപ്രസൂതേന ബ്രാഹ്മണേന യത് കർത്തവ്യം എന്ന് പറയുന്നത് മഹസൂന സരസ്വതി അതുപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹസൂന സരസ്വതിയെ ഖണ്ഡിക്കാൻ വേണ്ടി പിൽക്കാലത്തെഴുതിയ കൃതിയുണ്ട്, അതിലതുപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇക്കാര്യത്തിൽ ഈ ആചാര്യന്മാരുടെ ഏകാഭിപ്രായക്കാരാണ്. രാമാനുജനും മാധ്വനും ശങ്കരാചാര്യനുമെല്ലാം ഈ വിശിഷ്ട ജന്മപ്രസൂതേന ബ്രാഹ്മണേന എന്ന് പറയുന്ന ഈ ആശയത്തിൽ അവർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർ ഇങ്ങനെ ആയിരുന്നില്ല, ബാക്കിയുള്ളവർ അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ശങ്കരാചാര്യ ശത്രുക്കളെങ്കിലും പറയണമായിരുന്നു ഇത്, ഇതിനെക്കുറിച്ചൊരാക്ഷേപം. അവർ പോലും പറഞ്ഞിട്ടില്ല, ശിഷ്യപരമ്പരയിലും പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ തന്നെ ഇത് ശങ്കരാചാര്യർ ഇങ്ങനെ എഴുതത്തില്ല, ഇതൊക്കെ പ്രക്ഷിപ്തമാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ മൂഢവിശ്വാസമാണ്. അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മൂഢത എന്നല്ലാതെ വേറെ യാതൊന്നും പറയാൻ നിവൃത്തിയില്ല. മറിച്ച് ഈ പരമ്പരകളിൽ ഇന്നും വിശ്വസിക്കുന്നത് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. അവരുടെ വിശ്വാസം മാത്രമല്ല അവരുടെ ആചരണവും അങ്ങനെ തന്നെയാണ്. അത് വ്യക്തമായി ധരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അത് ഗുണമായാലും ദോഷമായാലും അത് മറ്റൊരു കാര്യം. അത് ഗുണമാണോ ദോഷമാണോ, പക്ഷേ സത്യം ഇതാണ്. അതിനെ നമ്മൾ സ്വീകരിക്കുന്നോ തിരസ്കരിക്കുന്നോ അത് മറ്റൊരു കാര്യം. പ്രത്യേകിച്ചും ഇത്തരം ശാസ്ത്ര ഗ്രന്ഥങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു ഗുണമെന്ന് പറയുന്ന ആർജവം, അതിന് ഒരു തരത്തിലുള്ള മാനസികമായ കളങ്കവും പാടില്ല. അതിന് ആർജവത്തോടെ സ്വീകരിക്കുക, ഉള്ളതിനെ ഉള്ളതുപോലെ മനസ്സിലാക്കാനും. കാരണം നമ്മൾ സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിന് പിന്നെ നമ്മളുകൂടി അതിന് മറ്റൊന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അത് എവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു, അതാണ് വ്യാസന്റെ മഹത്വം. വ്യാസനാണ് ആദി ഗുരു. വ്യാസന്റെ പ്രത്യേകത എന്താണ്? പൂർണ്ണമായ ആർജവമുള്ള ഒരാചാര്യനാണ്. വ്യാസനെ പോലെ ആർജവമുള്ള ഒരു ആചാര്യൻ ഉണ്ടായിട്ടേ ഇല്ല. കാരണം വ്യാസനൊന്നും ഒളിച്ചു വച്ചിട്ടില്ല. ഉള്ള കാര്യങ്ങൾ എന്താണോ അത് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതം എടുത്തു നോക്കുക, അവിടെ ഇതെല്ലാം പറയുന്നുണ്ട്. കർമ്മം കൊണ്ടാണ് മനുഷ്യന് ജാതി, അല്ല ജന്മം കൊണ്ടാണ്, എല്ലാ വിഷയങ്ങളും വ്യാസൻ ചർച്ച ചെയ്യുന്നുണ്ട്. അനേകങ്ങളും ഒരു പക്ഷപാതം വ്യാസൻ സ്വീകരിച്ചിട്ടില്ല. എങ്ങനെയാണോ നിലവിലുള്ള കാര്യങ്ങൾ അത് അതുപോലെ പറയും. നിലവിൽ കർമ്മം കൊണ്ടാണെങ്കിൽ അത് പറയും, ജന്മം കൊണ്ടാണ് എന്നാണ് ജനങ്ങളുടെ വിശ്വാസം, വ്യാസൻ അത് പറയും. അതാണ് വ്യാസഭഗവാന്റെ ഒരു പ്രത്യേകത. അപ്പോൾ വ്യാസഭഗവാന്റെ ആ നിലപാടിൽ നിന്നാണ് പിന്നീടുള്ളവർ മനസ്സിലാക്കിയത് വാസ്തവത്തിൽ ശാസ്ത്രങ്ങളെ സമീപിക്കേണ്ടത് ആ ഒരു നിലയിലാണ്. നമ്മുടെ ഉള്ളിലൊന്നും വെച്ചുകൊണ്ടല്ല, അതെങ്ങനെയാണോ അതിനെ അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ പല ധാരണകളും വെച്ചുകൊണ്ട് ഒരിക്കലും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക. അതാണ് സത്യസന്ധമായ സമീപനം. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ തന്റെ വിശ്വാസമനുസരിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഭാഷ്യകാരന്റെ വിശ്വാസമനുസരിച്ച് പറയുന്നു, ജന്മനാൽ ബ്രാഹ്മണനായവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മവും നിഷ്ഫലമായി തീരുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് താൻ കരുതുന്നുകൊണ്ട് പറയുന്നു. എന്താണ് ഭഗവത് തത്വേ വിദിതേ, ഈശ്വര തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വ്യർത്ഥമായി തീരുന്നു, അത് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതാണ് കൃതകൃത്യത. മുമ്പ് യാവാനർത്ഥവതപാനെ സർവത സംപ്ലതോദകെ എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആശയത്തെ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. എന്നുവെച്ചാൽ അന്യഥ കർത്തവ്യം പരിസമാപ്യത കസ്യ കൃതകൃത്യത എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തവ്യങ്ങളുടെ പരിസമാപ്തിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, കർത്തവ്യങ്ങൾ ശ്രേഷ്ഠമാണെന്ന് നമ്മൾ കരുതുന്നു. കർത്തവ്യങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അർത്ഥം എന്താണ്? അനുഷ്ഠിക്കേണ്ടതെന്നാണ്. പക്ഷേ ഇവിടെ ആധ്യാത്മിക തലത്തിൽ എന്താണ്, ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മോചനം എന്ന് പറയുന്നതാണ് കർത്തവ്യങ്ങളുടെ പരിസമാപ്തിയാണ്. തനിക്ക് താൻ സർവകർമ്മങ്ങളിൽ നിന്നും മുക്തനാണ് ഒരുവന് ബോധ്യപ്പെടുന്നത്. ആചാര്യസ്വാമികൾ പറയും, ഈ വാസ്തവത്തിൽ മോക്ഷം, മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാസ്തവത്തിലുള്ള മോക്ഷം എന്ന് പറയുന്നത് കർമ്മങ്ങളിൽ നിന്നുള്ള മോക്ഷമാണ്. കർമ്മമാണ് വാസ്തവത്തിൽ ബന്ധിപ്പിക്കുന്നത്. കർമ്മം ബന്ധിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിന്റെ സ്ഥൂലമായ ബാഹ്യമായ അർത്ഥത്തിൽ ധരിക്കരുത്. അവന്റെ ഏറ്റവും ആന്തരികമായ ഭാവങ്ങളിലാണ് ആ ബന്ധനമെന്ന് പറയുന്നത്. ആ ജീവനെ അനേക ജന്മങ്ങൾ ബന്ധിക്കുന്നതാണ് ആ ബന്ധനം. അത് അവന്റെ ആന്തരികമായ സംസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത്, ബാഹ്യമായ പ്രവൃത്തിയുടെ കാര്യമില്ല. കർമ്മങ്ങൾ ബന്ധിപ്പിക്കുന്നു, അതുകൊണ്ട് ബാഹ്യമായി കർമ്മങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളതല്ല. ഒരുവൻ ബാഹ്യമായി എനിക്ക് കർത്തവ്യങ്ങളൊന്നുമില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നതുമല്ല. അതൊന്നുമല്ല കർത്തവ്യാഭാവം. കാരണം കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ളതിനെ ആശ്രയിച്ചല്ല ഓരോന്ന് കർത്തവ്യമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നു. അനുഭവൻ പറഞ്ഞ എന്താണ്? വർത്തേ ഏവച കർമ്മണി. ഞാൻ ഈ കർമ്മത്തിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ, മുഴുകി തന്നെ ഇരിക്കുന്നു. ഒരു നിമിഷം പോലും ഞാൻ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. പക്ഷേ നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം, എനിക്ക് കർത്തവ്യമില്ല. ആ ഒരു തത്വത്തെ മനസ്സിലാക്കുക, അതിൻ്റെ ആന്തരികമായ തലത്തിൽ മനസ്സിലാക്കുക. നൈവ കുറുവൻ നകാരയൻ, ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നില്ല. ന്യായം ഹന്തി നഹന്യതേ, കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നില്ല. അർജുനൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു അതിൻ്റെ ഒരു സൂക്ഷ്മതയാണ്. അർജുനൻ പറയുന്നു, ഞാൻ കൊല്ലും, ഗുരുക്കന്മാരെ കൊല്ലുന്നു, പൂജനീയന്മാരെ കൊല്ലുന്നു, പിന്നീട് അവരുടെ രക്തം പുരണ്ട അന്നം ഭക്ഷിക്കേണ്ടി വരും, ഇത് ഹിംസയാണ്, ഇതിൽ നിന്ന് എനിക്ക് പിന്മാറണം. ഭഗവാൻ പറയുന്നു, നീ കൊല്ലുന്നില്ല, ഞാൻ നിന്നെ കൊണ്ട് കൊല്ലിക്കുന്നുമില്ല. ഈ തത്വം മനസ്സിലാക്കുക, നീ കൊല്ലുന്നില്ല, ഞാൻ നിന്നെ കൊല്ലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ആന്തരികമായ ഒരു തത്വമുണ്ട്. ആ തത്വത്തെ ഗ്രഹിച്ചിട്ട് അത് നീ ഇതിന്റെ കർമ്മമണ്ഡലത്തിൽ ഉപയോഗിക്കുക. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഭഗവാൻ തന്നെ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കുന്ന അർജുനൻ. അത് എങ്ങനെ സാധ്യമാകൂ? അതിവിടെ ഭഗവാൻ പറയുന്ന, അസമ്മൂഢനായി മോഹരഹിതനായി ബുദ്ധിമാനായി ഏതത് ബുദ്ധ്വ, ഞാൻ പറഞ്ഞ ആ തത്വത്തെ ശരിയായി ധരിച്ച് ബുദ്ധിമാനായാലേ ആ തരത്തിലുള്ള ഒരു കർമ്മത്തിന് സാധ്യമാകും. അതിന് കർമ്മയോഗം എന്നോ നിഷ്കാമകർമ്മമെന്നോ ഈശ്വരാർപ്പണമായ കർമ്മമെന്നോ ഈശ്വര ആരാധന രൂപത്തിലുള്ള കർമ്മമെന്നോ ഏത് പേരിൽ വേണമെങ്കിലും പറയാം. പക്ഷെ കർമ്മത്തിന് അങ്ങനെ ഒരു തലമുണ്ട്. ആ ഒരു തലത്തെ അർജുനനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നീ കൃതകൃത്യനായിട്ട് പിന്നെ നീ ചെയ്യുക, നിനക്ക് കർത്തവ്യമെന്ന് തോന്നുന്ന കർമ്മങ്ങൾ ചെയ്യുക, നിന്നിൽ വന്നുചേരുന്ന കർമ്മങ്ങളെ നീ ചെയ്യുക, അത് നിന്നെ ബന്ധിക്കുന്നില്ല എന്നാണ്. സർവം കർമാഖിലം പാർത്ഥ ഞാനേ പരിസമാപ്യതേ, ഞാനാകിന് സർവകർമാണി ഭസ്മസാത് പുരിതേ അർജുന എന്നെല്ലാം പറയുന്നതിലൂടെ ഇവിടെ ഭഗവാൻ അർജുനനെ മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ആ കർമ്മയോഗത്തിന്റെ രഹസ്യം, അതാണിവിടെയും പറയുന്നത്. അതിന് ബാഹ്യമായ കർമ്മത്യാഗം, അതിനല്ല അവിടെ പ്രാധാന്യം. ബാഹ്യമായ ഒരാൾ കർമ്മം ചെയ്യുന്നോ ചെയ്യാതിരിക്കുന്നില്ലേ എന്നുള്ളതല്ല. പക്ഷേ ഒരുവൻ അന്ധനായി കർമ്മഭ്രാന്തിൽ മുഴുകരുത്. കർമ്മം ഒരിക്കലും കർമ്മത്തിന് വേണ്ടി ആകരുത്, അത് വരാൻ പാടില്ല. കർമ്മം മറ്റെന്തെങ്കിലും വേണ്ടിയാകരുത്, മറ്റെന്തെങ്കിലും ഇവിടെ നേടാൻ വേണ്ടി, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി കർമ്മമാകരുത്. അപ്പോൾ ആ കർമ്മം എന്താണ്? ഈശ്വരന് വേണ്ടിയാകണം. അപ്പോൾ ഈശ്വരന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ ഒരാൾ പറയുന്നു, ഞാൻ ചെയ്യുന്നത് ഈശ്വരന് വേണ്ടിയിട്ടാണ്. ഒരാൾ ഈശ്വരന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ എന്താ അതിന്റെ അടയാളം? മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരാൾ രാപകൽ അധ്വാനിക്കുന്നു, അയാൾ പറയുന്നു, ഞാൻ ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുന്നു. അയാൾക്ക് തിരിച്ചറിയാൻ എങ്ങനെ കഴിയും? തന്റെ കർമ്മം ഈശ്വരന് വേണ്ടിയാണോ? തന്റെ കർമ്മം ഈശ്വരന് വേണ്ടിയാണെങ്കിൽ ആ കർമ്മം അയാളുടെ അഹന്തയും മമതയും കുറച്ചുകൊണ്ടുവരും, അയാളുടെ രാഗദ്വേഷങ്ങളെ കുറച്ചുകൊണ്ടുവരും. അത് മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ പറ്റും. ഒരുവന്റെ അഹന്തയും മമതയും പോകുന്നു, പ്രധാനമായിട്ടും അയാൾക്കേ അത് അറിയാൻ പറ്റും, മറ്റുള്ളവർക്കും അറിയാം. അയാളുടെ രാഗദ്വേഷങ്ങൾ കുറയുന്നു കൂടുന്നു, അതും കുറേയൊക്കെ ബാഹ്യമായി അറിയാം. അപ്പോൾ ഇതാണ് ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുന്നതിൻ്റെ അടയാളം. അതെല്ലാം കുറഞ്ഞു വരുന്നു. ഏറ്റവും വലിയ അടയാളം എന്താണ്? ചിത്തപ്രസാദം, മനസ്സിന്റെ സമത്വം, പരമാം ശാന്തി. ഭഗവാൻ ഇവിടെ തന്നെ പറഞ്ഞെന്താണ്? പരമമായ ശാന്തി അയാളുടെ മനസ്സിൽ അനുഭവപ്പെടുക. അതാണ് ഈശ്വരാർത്ഥം ചെയ്യുന്ന കർമ്മത്തിന് അവന് തന്നെ ബോധ്യപ്പെടുന്ന അടയാളം. അയാൾ ഒരാൾ രാപകൽ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതൊന്നും ഈശ്വരാർപ്പണമായ കർമ്മമോ കർമ്മയോഗമോ ആകത്തില്ല. അങ്ങനെ ഒരാൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കർമ്മം ചെയ്യണമെന്നില്ല. അങ്ങനെയാണ് ഒരാൾ ഈശ്വരാർപ്പണമായാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ, ഒരാൾ യോഗാർത്ഥമായ കർമ്മമാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ, ബാഹ്യമായ ദൃഷ്ടിയിൽ അയാൾ കർമ്മം ചെയ്തില്ലെങ്കിലും അയാൾ കർമ്മയോഗിയാണ്. അങ്ങനെയുമുണ്ട്. ഏതദ്ധി ജന്മസാഫല്യം ബ്രാഹ്മണസ്യ വിശേഷത പ്രാപ്യേത കൃതകൃത്യോഹി ദ്വിജോ ഭവതി നാന്യഥ. ഒരു ബ്രാഹ്മണന്റെ ജന്മസാഫല്യം എന്താണ്? ഇത് മഹാഭാരതത്തിലെ അല്ല, മനുവിന്റെ വചനമാണ്. ഒരു ബ്രാഹ്മണന്റെ ജന്മസാഫല്യം എന്താണ്? ഇവൻ എങ്ങനെ കൃതകൃത്യനാകുന്നു? ഇതേ ആശയം തന്നെ മഹാഭാരതത്തിൽ വരുന്നുണ്ട്. മഹാഭാരതത്തിൽ നിന്ന് മനു കടം കൊണ്ടതാകാം. പറയുന്നു, ഇതേതാണ് ആദ്യം എന്നുള്ളത് തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്തായാലും ഇത് രണ്ടിലും വരുന്ന വാക്യമാണ്, മഹാഭാരതത്തിലും വരുന്നുണ്ട്. ഒരു ബ്രാഹ്മണൻ കൃതകൃത്യനാകുന്നത് എന്താണ്? ഈ ബോധം കൊണ്ടാണ്. കർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാക്കുമ്പോഴാണ്. കർമ്മത്തിന്റെ രഹസ്യം പറഞ്ഞാൽ കർമ്മജ്ഞാനം, അത് മനസ്സിലാക്കുമ്പോഴാണ് ഒരു കർമ്മം എങ്ങനെ തന്നെ ബന്ധിക്കാതെ തനിക്ക് ആ കർമ്മത്തെ എങ്ങനെ നിറവേറ്റാം. അത് ഒരു കർമ്മം എങ്ങനെ തന്നെ ബന്ധിക്കാതിരിക്കും, അതിന്റെ പിന്നിൽ അവൻ എന്ത് വിവേകമാണ് വേണ്ടത്, ആ വിവേകം അത് നേടിക്കഴിഞ്ഞാൽ അവൻ കൃതകൃത്യനാകുന്നു. എന്നുവെച്ചാൽ അവന് പിന്നീട് കർത്തവ്യങ്ങളൊന്നുമില്ല, കർത്തവ്യമില്ലാതെ തന്നെ അവന് കർമ്മം ചെയ്യാം. അവൻ കാമനകളിൽ നിന്ന് മുക്തനായി അവൻ കർമ്മം ചെയ്യുന്നു. നിരഹങ്കാരനായി ശാന്തനായി അവൻ കർമ്മം ചെയ്യുന്നു. വിധിച്ച മാനവും വചനം ഇക്കാര്യം മനവും പറഞ്ഞിട്ടുണ്ട്. അതാ ഏത് പരമാർത്ഥതത്വം മത്ത ശ്രുതമാനസി അത കൃതാർത്ഥ ത്വം ഭാരത. ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നു, അല്ലയോ ഭാരത, കൃതകൃത്യസ്ഥ ഭാരത, നീ കൃതകൃത്യനാകൂ എന്നാണ്. കൃതകൃത്യസ്യ ഇതിനൊക്കെ ബോധ്യപ്പെട്ടു. ഭാഷ്യകാലം പറയുന്നു, എന്തായാലും അടുത്ത് ഭഗവാൻ പറയും നീ ദൈവീ സമ്പത്തുള്ളവനാണ്. അർജുനനെ വളരെ യോഗ്യതകളുള്ളതായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? തന്നിൽ നിന്ന് നേരിട്ട് ഈ ആത്മതത്വോപദേശം ശ്രവിക്കാൻ അർഹനായ അർഹനാകുന്ന ഒരുവൻ, അർജുനന്മാർ പലരാണല്ലോ, അല്ല അങ്ങനെ ഒരുവനുണ്ടെന്താണ്? അവൻ അത് കേൾക്കാൻ പാത്രമാണ്, യോഗ്യനാണ്, യോഗ്യനായ ഒരു അർജുനൻ. അർജുനൻ പലതുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാരണം പല അർജുനന്മാർ ഇത് കേട്ടിട്ടും അവരുടെ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് ഗീതാതത്വം ശ്രവിച്ചിട്ടും അവന് ആധ്യാത്മികമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അർജുനന്മാരുണ്ട്. അർജുനൻ നിമിത്തീകൃത്യ ഒരുവനെ നിമിത്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഭഗവാനിൽ നിന്ന് നേരിട്ട് കേട്ടറിഞ്ഞു. മറ്റുള്ളവരെല്ലാം ഇന്നും കേൾക്കുന്നുണ്ടല്ലോ, പരമ്പരയായി കേൾക്കുന്നു. അർജുനൻ അങ്ങനെയല്ല, നേരിട്ട് കേട്ട ആളെന്താണ്? ഉത്തമ കൃതാർത്ഥ, നീ കൃതാർത്ഥനായി, നീ കൃതകൃത്യനായി എന്നോ ശ്രവണം കൊണ്ട് തന്നെ. എന്തുകൊണ്ട്? മത്തഹ എന്നിൽ നിന്ന് ശ്രവിച്ചതുകൊണ്ട്, ആത്മീയ തത്വത്തിന്റെ ശ്രവണം കൊണ്ട് തന്നെ ഒരാൾക്ക് കൃതാർത്ഥനാകാൻ കഴിയും എന്നാണ്. അപ്പോ പലരും പറയും, എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വയം അഭ്യസിക്കുന്നു. ഭഗവത്ഗീത മാത്രമല്ല, എല്ലാ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളും നിരന്തരം അനുസന്ധാനം ചെയ്യുന്നു, പക്ഷെ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നതൊന്ന്, വായിക്കുന്നതൊന്ന്, പഠിക്കുന്ന ഒന്ന്, പ്രസംഗിക്കുന്ന ഒന്ന്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമാണ് ഒരുവൻ ഇതിനെ ധരിക്കുക എന്ന് പറയുന്നത്. ഇത് മറ്റൊരു കാര്യമാണ്. ഒരാൾ നമ്മളൊരു കാര്യം കേട്ടു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, അത് ആ വ്യക്തി അത് ധരിക്കണമെന്നർത്ഥമില്ല. ആ വ്യക്തി അത് ധരിക്കണമെന്നില്ല. അതിന്റെ ധാരണ എന്ന് പറയുന്നത് എന്താണ്? വളരെ സംയമം ഉള്ള മനസ്സിൽ മാത്രമേ ഇതിന്റെ ധാരണ സംഭവിക്കത്തുള്ളൂ. ശരിയായ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് മനസ്സിൽ പതിയത്തുള്ളൂ. നമ്മൾ ആവർത്തിച്ച് കേട്ടു എന്ന് വിചാരിച്ചൊരു കാര്യം നമ്മുടെ മനസ്സിൽ പതിയണമെന്നൊന്നുമില്ല. വളരെ വളരെ തത്വങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം വിസ്മൃതപ്രായമാണ്, മറന്നതുപോലെയാണ്. കാരണം ആകാശത്ത് മേഘങ്ങൾ സഞ്ചരിക്കും പോലെയാണത്, വരുന്നു കടന്നുപോകും. കേൾക്കുന്ന സമയത്ത് ആ കേൾക്കുന്നതിൻ്റെ ഒരു സമാശ്വാസം മനസ്സിലുണ്ടാവും, പക്ഷെ അത് ധാരണ വരത്തില്ല. മനസ്സിന് സംയമം എന്ന് പറയുന്ന ഒരു ഗുണമില്ലാത്തതുകൊണ്ട്, മനസ്സിന് ധാരണ എന്ന് പറയുന്ന ഒരു ശേഷിയില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളുടെ തത്വം മനസ്സിൽ ധരിക്കത്തില്ല. ആ ധാരണാശേഷിയുള്ളവനാണെങ്കിൽ ശ്രവണം തന്നെ അനുഷ്ഠാനം, അങ്ങനെ മറ്റൊരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല. നമ്മൾ കർമ്മയോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നു, അത് കഴിഞ്ഞിട്ട് കർമ്മയോഗത്തെ അനുഷ്ഠിച്ച് നോക്കുന്നു. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത് അനുഷ്ഠിച്ചു പോകുന്നത്, എങ്ങനെ അതിന് വേണ്ടുന്ന തത്വജ്ഞാനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അനുഷ്ഠിച്ചു പോകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തിയറി ഒന്ന് വേറെ, അതിന്റെ പ്രാക്ടിക്കൽ ഒന്ന് വേറെ. പക്ഷെ ആ ധാരണാശേഷിയുള്ളവനാണെങ്കിൽ ഇത് രണ്ടില്ല. അവനീ തത്വത്തെ ധരിച്ചാൽ മതി ശരി, അവന്റെ ആ ധാരണ തന്നെ അനുഷ്ഠാനത്തിന്റെ ഫലം ചെയ്യും. ആ വിവേകം എന്ന് പറയുന്നത് 100 കോടി കർമ്മങ്ങളുടെ ഫലമാണെന്ന് പറയുന്നതാണ്. അവന് പിന്നെ മറ്റൊന്ന് ചെയ്യേണ്ട ആവശ്യവും, ഈ ചെയ്യുന്നത് എന്തിനു വേണ്ടി? മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈശ്വരന്റെ പ്രീതിക്ക് വേണ്ടി. അത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ ഉള്ളിൽ ശരിയായ വിവേകം വരാൻ വേണ്ടി. അത് ശ്രവണം കൊണ്ട് തന്നെ ഒരാൾക്ക് സാധ്യമാകുമെങ്കിൽ അവൻ കൃതാർത്ഥനായി. അതാർക്ക് പറ്റും? യോഗ്യനായ ഒരു ശിഷ്യന് പറ്റും. എങ്ങനെയാണെങ്കിൽ? യോഗ്യനായ ഒരു ഗുരുവിൽ നിന്ന് ശ്രവിച്ചാണ്. ഇവിടെ ഗുരു ആരാണ്? മത്തഹ ശ്രുതവാൻ. അർജുനോട് പറയുന്നു, നീ എന്നിൽ നിന്നാണ് ശ്രവിച്ചത്? നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും വിഭൂതികൾ ഐശ്വര്യങ്ങളൊക്കെ എല്ലാം ഉള്ള ഒരു ഈശ്വരനിൽ നിന്നാണ് ഗ്രഹിച്ചത്. അതിവിടെ കേട്ടതോ? നമ്മൾക്ക് അർജുനനെ കുറിച്ച് പല ധാരണകളും ഉണ്ടാകാം. അർജുനൻ ഇതെല്ലാം കേട്ടുകഴിഞ്ഞു വീണ്ടും യുദ്ധം ചെയ്തു. ആ യുദ്ധരംഗത്ത് നമ്മൾ കാണുന്ന എന്താണ്? ക്രോധാവിഷ്ടനായിട്ട് യുദ്ധം ചെയ്യുന്നതാണ്, കാമക്രോധങ്ങൾക്ക് അടിമയാകുന്ന അർജുനൻ. അത് കഴിഞ്ഞ് വീണ്ടും രാജകീയ സുഖഭോഗങ്ങളൊക്കെ മുഴുകുന്നു, വീണ്ടും തത്വമെല്ലാം വിസ്മരിക്കുന്നു, വീണ്ടും ഭഗവാനെ സമീപിക്കുന്നു, വീണ്ടും ഭഗവാൻ വീണ്ടും ഉപദേശിക്കുന്നു, ഇങ്ങനെ പോകും. പക്ഷേ ഇത് കേട്ട് കൃതാർത്ഥനാകുന്ന അർജുനനും ഉണ്ട്. ഭഗവാന്റെ മുമ്പിൽ നിന്ന് ശ്രവിക്കുന്ന യഥാർത്ഥത്തിലുള്ള അർജുനൻ എന്താണ്? നമ്മളീ കാണുന്ന ഈ ഏറ്റക്കുറച്ചിലുകൾക്കൊന്നും വഴിപ്പെടാത്ത ആളാണ്. ആ അർജുനനെ നോക്കിയാണ് ഭഗവാൻ പറയുന്നത്, ത്വം കൃതാർത്ഥ, നീ കൃതാർത്ഥനായി തീർന്നു. അങ്ങനെ ഈ പല അർജുനന്മാരിൽ നിന്നും ഒരു അർജുനനെ ഭാഷകാരൻ എടുത്തു കാണിക്കുകയാണ്. അങ്ങനെ ഒരാളുണ്ട്, ഭഗവാനിൽ നിന്നത് ശ്രവിച്ചപ്പോൾ തന്നെ കൃതാർത്ഥനായി തീർന്നു. അത് പറഞ്ഞിട്ടാണ് ഭാഷ്യകാരനിവിടെ ഇത് അവസാനിപ്പിക്കുന്നത്. ഇവിടം കൊണ്ട് തന്നെ ഈ ഇവിടെ പല വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്, ഇത് ഉപദേശം ഇവിടം കൊണ്ട് സമാപ്തമായി എന്ന് പറയുന്നു. ബാക്കി ഉപദേശിച്ചിരിക്കുന്നു, ബാക്കിയും ഗീത ഉപദേശം തന്നെ. പക്ഷെ ഇനി പ്രത്യേകിച്ച് ഉപദേശിക്കാനൊന്നുമില്ല. അടുത്ത് ആസുരീ സമ്പത്തിനെ കുറിച്ചും ദൈവീ സമ്പത്തിനെ കുറിച്ചും ഒക്കെ പറയും. അതെല്ലാം കേവലം അധികാരികളുടെ യോഗ്യതയെക്കുറിച്ച് പറയാൻ, പുതിയൊരു തത്വത്തെ ഇനി ഭഗവാന് പറയാനില്ല എന്നാണ്. അധികാരികളുടെ യോഗ്യതയെക്കുറിച്ചും മറ്റും വിശദമായി പറയുകയാണ്, അത്രേ ഉള്ളൂ എന്നാണ്. മറ്റെന്തെങ്കിലും തത്വം ഇനി ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ അത് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണം മാത്രമാണ്. ഇത് വ്യാഖ്യാതാക്കളുടെ അഭിപ്രായമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു? പറഞ്ഞല്ലോ, ഭഗവാന്റെ മുമ്പിൽ ഒരു അർജുനനാണ്, പല അർജുനന്മാരാണ്. ഒരാൾക്ക് മനസ്സിലായെങ്കിൽ, ഒരാൾക്ക് കാര്യം ശരിക്ക് പിടികിട്ടിയെങ്കിൽ വേറൊരാൾക്കത് പിടികിട്ടുന്നില്ല. ചിലർക്ക് കൂടുതൽ കൂടുതൽ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും വേണ്ടി വരുന്നു. ചിലർക്ക് ചുരുക്കി പറഞ്ഞാൽ മതി, ചിലർക്ക് പരത്തി പറയണം, ചിലർക്ക് അതുകൊണ്ടും പോരാതെ വരും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ തന്നെ വിശദീകരിച്ച് വിപുലീകരിച്ച് പറയുന്നതിന് വേണ്ടി വീണ്ടും ഭഗവാൻ മുഖ്യമായും അധികാരികളുടെ യോഗ്യതയെക്കുറിച്ച് പറയുകയാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ എന്നാണ് ഇതിന്റെ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത്. ഈ അധ്യായത്തിന് ഒരു പ്രത്യേകതയുടെ ഉണ്ട്. മിക്കവാറും ആശ്രമങ്ങളെല്ലാം എല്ലാ ദിവസവും ചൊല്ലുന്ന ഒന്നാണ്. അപ്പോൾ പാരായണത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഒരു ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വിപുലമായ അർത്ഥമുണ്ട്, ദഹനമായ അർത്ഥങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മനനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വിചാരം ചെയ്യാം. നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ വെളിച്ചത്തെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് സത്സംഗം കൊണ്ടൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. അവന്റെ ഹൃദയം കൂടുതൽ പ്രകാശിക്കട്ടെ എന്നുള്ളതാണ്. പാരായണം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പാരായണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിചാരം നടക്കുന്നുണ്ട്. പക്ഷേ പാരായണം കൊണ്ട് മുഖ്യമായി സാധിക്കേണ്ട ഒരു കാര്യം അർത്ഥബോധം. അപ്പം നമ്മളൊരു കാര്യം പാരായണം ചെയ്യുമ്പോൾ അർത്ഥബോധത്തോടുകൂടി പാരായണം ചെയ്യണമെന്നാണ്. എന്നുവെച്ചാൽ അതിൻ്റെ വിപുലമായ ചർച്ചയോ അതൊന്നും വേണ്ട. അർത്ഥബോധം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പരസ്പരം സംസാരിക്കുന്നു, നമ്മളുടെ ഭാഷയിലല്ല ശ്രദ്ധിക്കുന്ന ആശയത്തിലാണ്. നമ്മളുടെ ഭാഷ നമുക്ക് സഹജമായതുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആശയത്തെ ഗ്രഹിക്കുന്നു, അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. സാധാരണ സംഭാഷണത്തിൽ പാരായണവും അതുപോലെ ആകണം. എങ്ങനെയാണോ നമ്മൾ പരസ്പര സംഭാഷണം നടത്തുമ്പോൾ സംശയരഹിതമായ അർത്ഥത്തെ ധരിക്കുന്നത്, അത് നമ്മുടെ ഒരു ശീലവും സ്വഭാവവുമായി കഴിഞ്ഞു. അതുപോലെ ഒരു പാരായണത്തിൽ, അതൊരു മന്ത്രത്തിൻ്റെ ആകാം അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ആകാം, ആ പാരായണം നടത്തുമ്പോൾ അയാൾ അനായാസമായി അതിൻ്റെ അർത്ഥത്തെ ധരിക്കണം. അനായാസമായ അർത്ഥത്തെ ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സംഭാഷണത്തിൽ തന്നെ ഒരാളൊരു കാര്യം പറഞ്ഞു, നമ്മൾ അതിൻ്റെ ആശയത്തെ ധരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ശരാ ഇവൻ പറഞ്ഞത് വേറെ ഒരു ഉദ്ദേശത്തിലാണല്ലോ. അത് മറ്റ് പല അർത്ഥങ്ങളും പിന്നീടും കാണും. അതൊക്കെ പിന്നീട് ചിന്തിച്ച് മനസ്സിലാക്കുന്നതാണ്. അതുപോലെയാണ് നമ്മൾ സത്സംഗത്തിൽ നിന്ന് അർത്ഥത്തെ മനസ്സിലാക്കുന്നു. അതിൻ്റെ സൂക്ഷ്മമായ വിശദമായ വിപുലമായ ആശയങ്ങളെയൊക്കെ ധരിക്കുന്നു, ചിന്തിക്കുന്നു, കൂടുതൽ മനസ്സിന് വെളിച്ചമുണ്ടാകുന്നു. പാരായണത്തിൽ അങ്ങനെയല്ല. പാരായണത്തിൽ അതിൻ്റെ സാമാന്യമായൊരർത്ഥം നമുക്ക് ധരിക്കുക. അല്ലാതെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ദുഷ്ടമായ യാതൊരു പ്രയോജനവുമില്ല. പിന്നെ എന്തെങ്കിലും അദൃഷ്ടമായ ഒരു ശാസ്ത്രം പാരായണം ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും അദൃഷ്ടമായ പ്രയോജനം മനുണ്ടായേക്കാം, അല്ലാതെ ദുഷ്ടമായ പ്രയോജനമില്ല. അത് ഏതിനായാലും ബാധകമാണ്. ലളിതാസഹസ്രമായാലും അല്ല ഭഗവത്ഗീത ആയാലും ഏതിനും ഇത് ബാധകമാണ്. ഇതൊരു ശാസ്ത്രീയമായ മര്യാദയാണ്. എന്താണ് അത്? സാമാന്യമായ അർത്ഥബോധത്തോടുകൂടി ചെല്ലുക. പക്ഷെ സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്, ഇതെല്ലാം ഇങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലി ആൾക്കാർ ഇതൊരു മനസ്സിൻ്റെ ഒരു തഴക്കവും വഴക്കവുമായിട്ടങ്ങ് പോവുകയാണ്. എന്നുവെച്ചാൽ മനസ്സ് ഇതിലൊന്നും കാണത്തില്ല, യാന്ത്രികമായ ഒരു ഉരുടൻ. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ ചെല്ലു പറയും, ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം ഇതിൻ്റെ വലിയ വലിയ അർത്ഥങ്ങളെല്ലാം പിടികിട്ടു. ആ പറയുന്നതിന് കാര്യമുണ്ട്. പക്ഷേ ഇത് ഒരു അർത്ഥബോധത്തോടുകൂടി ചൊല്ലുകയാണെങ്കിൽ ഭാവിയിൽ അത് സംഭവിക്കും. അർത്ഥബോധത്തോടുകൂടിയല്ല ഒരാൾ ചൊല്ലുന്നത്. ഊണിന് വേണ്ടി മാത്രമുള്ള ചൊല്ലാണെങ്കിൽ ഈ പറയുന്ന ഒരു അത്ഭുതവും അതിൽ സംഭവിക്കത്തില്ല. അത് മാത്രമല്ല, പല തെറ്റായ അർത്ഥങ്ങൾ ധരിക്കുകയും ചെയ്യും. കാരണം ഇതിൻ്റെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പണ്ട് രാമായണം വായിച്ചതുപോലെ വിചിത്രമായ പല അർത്ഥവും നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അർത്ഥവും നമ്മൾ ധരിച്ചിരിക്കുകയും ചെയ്യും. ദീർഘകാലം ഇതിങ്ങനെ ചൊല്ലിയിട്ട് ഇതിന് വളരെ വികൃതമായ അർത്ഥങ്ങൾ ധരിച്ചിരിക്കുന്ന, അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നിത്യപാരായണത്തിന് ഉപയോഗിക്കുമ്പോൾ അതിനെ പദച്ഛേദം ചെയ്ത് അതിൻ്റെ അന്യം മനസ്സിലാക്കി, വാക്കർത്ഥം അന്യയാർത്ഥം മനസ്സിലാക്കി ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ നമ്മളെങ്ങനെയാണോ നമ്മൾ വർത്തമാനം പറയുമ്പോൾ മലയാളത്തിൽ നമുക്ക് ആശയബോധം ഉണ്ടാകുന്നത്, ഒരാൾ പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ ഉണ്ടാകണം. അതായത് എവിടെയെങ്കിലും ഒരാൾ ഗീത ചൊല്ലുമ്പോൾ അത് കേട്ടുകഴിഞ്ഞാൽ ആ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതിൻ്റെ അർത്ഥബോധം ഉണ്ടാകണം. സാമാന്യ അർത്ഥം മതി. അങ്ങനെ അർത്ഥബോധം ഉണ്ടാകത്തില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതെന്താ എനിക്ക് തോന്നിയ വല്ല ദിവ്യസിദ്ധി വല്ലതാണോ? ഒരു സിദ്ധിയല്ല. കാരണം ഇത് ചൊല്ലുന്നതിന് അക്ഷരത്തെറ്റ് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലായി ഇത് നിരന്തരം ഇങ്ങനെയായിരിക്കും ഇത് ചൊല്ലുന്നത്. പലരും അക്ഷരം തെറ്റിച്ചാണ് ചൊല്ലുന്നത്. അക്ഷരം തെറ്റിച്ചാണ് ചൊല്ലുന്നതെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന അർത്ഥബോധം എന്തായിരിക്കും? വിചിത്രമായ ബോധമായിരിക്കും ഉണ്ടാകുന്നത്. അവിചിത്രമായ ബോധത്തോടുകൂടി ഇത് നിരന്തരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലർ പറയും ഇത് ഭഗവാൻ പറഞ്ഞതാണ്, ഞാൻ ഭക്തനാണ്, അതുകൊണ്ട് എനിക്ക് വിഭക്തിയിലൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് വായി തോന്നിയതുപോലെ ഞാൻ ചൊല്ലും, അതിന് പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ അർത്ഥം എനിക്ക് ഭഗവാൻ വന്ന് പറഞ്ഞു തരും. അങ്ങനെ പറയുന്നവരോട് നമസ്കരിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അവരെ ഭഗവാന്റെ പ്രതിപുരുഷന്മാരായി കണ്ടിട്ട്, പക്ഷെ അവരുടെ അടുത്ത് പോയിരുന്നത് പഠിക്കരുത്, അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യരുത്, രണ്ടും അപകടം ഉണ്ടാക്കും. കാരണം അത് അവരും ഭഗവാനും തമ്മിലുള്ള ഇടപാടാണ്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, സാധാരണഗതിയിൽ നമ്മൾ ആശ്രമത്തിലൊക്കെ ഇത് ചൊല്ലുമ്പോൾ ഇതിനകത്തൊരു അപകടമുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരും വരും, അവരും ഇത് കേൾക്കും, അവരും വീട്ടിൽ പോയിരുന്ന് ചൊല്ലും ഭഗവത്ഗീത എങ്ങനെയാണെന്ന് അവരും ധരിക്കും. അതൊരു മഹാബാധകമാണ്. നമ്മൾ സ്വയം വഴിതെറ്റിയാൽ അത് ഒരു പരിഹാരം നമുക്ക് ചെയ്യാം, മറ്റുള്ളവരെ നമ്മൾ വഴി തെറ്റിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പരിഹാരം ചെയ്യാൻ അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് അത് അക്ഷരശുദ്ധിയോടുകൂടി ചൊല്ലുക. ഇവിടെ ചൊല്ലുന്നതിൽ പലർക്കും അക്ഷരശുദ്ധിയില്ല. അപ്പം അത് അങ്ങനെ ശുദ്ധിയോടുകൂടി ചൊല്ലുമ്പോൾ നമുക്ക് ആ വാക്കിന്റെ അർത്ഥം വ്യക്തമാകും. ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വാക്കർത്ഥം മനസ്സിലാവും. അപ്പോൾ ഭഗവത്ഗീത നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആശയം അറിയാതെ നമ്മുടെ മനസ്സിൽ കൂടി പോകും. അങ്ങനെ മനസ്സിൽ കൂടി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വേറൊരു ഗുണം കൂടെയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരം ചൊല്ലുന്നുണ്ട്, മനസ്സെവിടെയെങ്കിലും ആയിരിക്കും, കറിയുടെ മണം പിടിക്കുകയായിരിക്കും മനസ്സ്. ഇതിന് സാധാരണ കാണുന്നു, ശീലമായതുകൊണ്ട്. പക്ഷേ വ്യക്തമായി പദാർത്ഥം മനസ്സിലാക്കി ഒരു ബോധത്തോടുകൂടി മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിതിൻ്റെ ഗഹനമായ ആശയങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഗീതയുടെ വരികൾ ചൊല്ലി നോക്കുക, അർത്ഥബോധത്തോടുകൂടി അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകും, നമ്മളറിയാതെ തന്നെ പോകും. പല ആശയങ്ങളും നമുക്ക് തന്നെ വെളിപ്പെടും. പക്ഷെ ആദ്യം അതിൻ്റെ വാച്യാർത്ഥം ശരിയായ രീതിയിൽ ധരിച്ചിരിക്കും. ചൊല്ലുമ്പോൾ അർത്ഥബോധം ഉണ്ടാകാൻ കഴിയണം. ഏത് പാരായണത്തിനെ സംബന്ധിച്ചും ഇത് പൊതുവായിട്ടുള്ള നിയമമാണ്. അല്ലാതെ പാരായണം ചെയ്യുന്നവൻ പാഠക അധമൻ എന്നാണ് നമ്മുടെ ഒരു മഹർഷി പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു അർത്ഥബോധമില്ലാതെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനങ്ങനെ പാരായണം ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ട്? പറഞ്ഞല്ലോ, എന്തെങ്കിലും അധിഷ്ഠമായ പ്രയോജനം ചെയ്യും. ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഋഷിപ്രോക്തമാണ്. അതുകൊണ്ട് അത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രയോജനം അവൻ ഉണ്ടാകാതിരിക്കത്തില്ല, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവനെക്കുറിച്ച് ഋഷി പറഞ്ഞിരിക്കുന്ന എന്താണ്? പാഠക അധമൻ, അവൻ അധമനാണ്. പിന്നെ മന്ത്രത്തിൽ വേറെ തകരാറുകൂടെയുണ്ട്. എന്താണ്? അവൻ്റെ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു നരകം യാന്തി. ഇതൊന്നും ചെയ്യാതിരുന്ന അവൻ ഇനി നരകത്തിൽ പോയില്ല, സ്വർഗത്തിനും പോയില്ലെങ്കിലും ഈ മനുഷ്യലോകത്ത് തന്നെ കാണും. ഇത് തെറ്റിച്ചു ചൊല്ലിക്കഴിഞ്ഞാലോ അവൻ നരകം യാന്തി, നരകത്തിൽ പോകുന്നതാണ്. അപ്പോൾ നരകത്തെക്കുറിച്ച് ചിന്തിച്ച് ആരും വ്യാകുലപ്പെടണ്ട, ഇനി ശരിയായി ചൊല്ലിയാൽ മതി. ഇത് ഋഷി പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറയുന്നതല്ല. അതുകൊണ്ട് ഇന്ന് ശരിയായി ചൊല്ലാൻ വലിയ തത്വങ്ങളൊന്നും മനസ്സിരുന്നില്ലെങ്കിലും സാമാന്യ അർത്ഥബോധത്തോടുകൂടി ഈ 15 അധ്യായമെങ്കിലും ശരിയായി ചൊല്ലാൻ, ഇത് പ്രത്യേകിച്ച് പദം പിരിച്ച് ചൊല്ലാനായിട്ട് അങ്ങനെ ഒരു ശീലം ചെയ്തിട്ടില്ല. പക്ഷെ അത് ആവശ്യമാണ്. സാമാന്യമായിട്ട് സംസ്കൃതം അറിയാവുന്ന ഒരാരെങ്കിലും സഹായത്തോടുകൂടി എല്ലാവരും നമ്മളിവിടെ ഗീത പഠിക്കുകയാണ്. ശരി, ഗീത പഠിക്കുക, ഗീത ചർച്ച ചെയ്യുന്നു, ഒരാളെടുത്ത് ഇതെടുത്ത് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തപ്പിത്തടയും. ശരിയായി വായിക്കാൻ പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ് ഇത് അക്ഷരശുദ്ധിയോടുകൂടി വായിക്കാനുള്ള ഒരു ശീലം എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചേനെ. സമയക്കുറവുകൊണ്ട് അത് ചെയ്യുന്നില്ല. അത് ചെയ്യാൻ പോയ എന്റെ ആയുസ് അതിൽ തന്നെ തീരും. അതുകൊണ്ട് സമയമുള്ള ആരെങ്കിലും അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കണം. എന്നിട്ട് എല്ലാവരെയും അക്ഷരശുദ്ധിയോടുകൂടി, ഈ ഇത് ഭഗവാന്റെ വാക്കാണ്, നമ്മൾ വായിക്കുമ്പോൾ അബദ്ധത്തിൽ തെറ്റ് വരാതെ എനിക്കും വരാം, എല്ലാവർക്കും വരാം. പക്ഷേ നമ്മുടെ നിരന്തരം അങ്ങനെ ഒരു തെറ്റ് വരാൻ പാടില്ല. അത് വരാത്ത രീതിയിൽ ശുദ്ധമായ സംസ്കൃത ഭാഷയിൽ അത് ഉച്ചരിക്കാനുള്ള ഒരു പരിശീലനം അത് പ്രത്യേകം കൂടെ ചെയ്യേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാനഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് പ്രതകൃത്യശ്ച ഭാരത. ശാന്തി ശാന്തി ശാന്തി.